ശങ്കരഭാഷ്യം ഒന്നാധ്യായം രണ്ടാം പാദം രണ്ടാം സൂത്രം വിവക്ഷിത ഗുണ ഉപപത്തിശ്ച വേദം അപൗരുഷേയമാണ്, അവിടെ വക്താവില്ല, പിന്നെ എന്താണ് അവിടുത്തെ വിവക്ഷ? അതാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പം അവിടെ പറഞ്ഞതിൻ്റെ സാരം എന്താണോ, എന്താണ് ഉപാധേയമായിരിക്കുന്നത്, അതാണ് അവിടെ വിവക്ഷിതമെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അവിടെ ആ ശബ്ദത്തിൽ നിന്നും യത് ശബ്ദ അവിഹിതം ഉപാധേയം തദ് വിവക്ഷിതം എന്ന് പറഞ്ഞു. ശബ്ദം വേദത്തിൽ എന്താണോ അതിൽ നിന്ന് ശ്രോതാവ് ഗ്രഹിക്കേണ്ടത്, അതിനെ അവിടെ ശരി എന്താണ് ഗ്രഹിക്കേണ്ടത്, എന്ന് ഗ്രഹിക്കാൻ പാടില്ല, അതിന് പറഞ്ഞു ഉപാദാന അനുപാദാനേതു വേദവാക്യ താത്പര്യ ആ താത്പര്യാഭ്യാമകമി. അതെപ്പോഴും നമ്മൾ പറയുന്ന വേദവാക്യത്തിന്റെ താത്പര്യം എന്താണ് അത് ഗ്രഹിക്കുക. വേദവാക്യങ്ങൾ കേൾക്കുമ്പോൾ ഒരാൾക്ക് ഒന്ന് തോന്നാം, വേറൊരാൾക്ക് വേറെന്ന് തോന്നാം, അതൊക്കെ സംഭവിക്കാം. പക്ഷെ അതിൻ്റെ താല്പര്യം എന്താണോ അതാണ് ഉപാധേയമായി ഇരിക്കുന്നത്, അതാണ് സ്വീകരിക്കേണ്ടത്, ഗ്രഹിക്കേണ്ടത്. ഇവിടെ ഉപാസനയുടെ പ്രകരണമാണ്. അവിടെ എന്താണ് ഗ്രഹിക്കേണ്ടത്? തദിഹ ഏ വിവക്ഷിത ഗുണഃ ഉപാസനായാം ഉപാദേയത്വേന ഉപതിഷ്ഠാഃ സത്യസങ്കല്പപ്രഭൃതയഃ തേ പരസ്മിൻ ബ്രഹ്മണി ഉപപദ്യന്തി. ഉപാസനയുടെ പ്രകരണത്തിൽ സത്യകാമൻ സത്യസങ്കല്പൻ എന്നെല്ലാം പറയുമ്പോൾ അതാണവിടെ ഉപാധേയമായിരിക്കുന്നത്, സ്വീകാര്യമായിരിക്കുന്നത്. അതിനാണ് വിവക്ഷിത ഗുണങ്ങളെന്ന് പറയുന്നത്. എന്തിന് ഉപാസനായ? ഇപ്പൊ പ്രകരണം ഉപാസനയാണ്, ധ്യാനം. ധ്യാനത്തിൽ ഉള്ളതാണ്, ധ്യാനിക്കേണ്ടതാണ്. അവിടെ നിർദ്ദേശിച്ചിരിക്കുന്നത് ധ്യാനിക്കേണ്ട ഗുണങ്ങളാണ്. ഉപാസനായ ഉപാധേയത്വേന ഉപദിഷ്ടാഹ എന്ത് സത്യസങ്കല്പ പ്രഭൃതി, സത്യസങ്കല്പം തുടങ്ങിയ ഗുണങ്ങളെയാണ് ധ്യാനിക്കേണ്ടത്. കാരണം ധ്യാനിക്ക വിഷയം ആവശ്യമാണ്, മനസ്സിന് അവലംബം ആവശ്യമാണ്. ഇപ്പോൾ നിർഗുണമായിരിക്കുന്ന പരബ്രഹ്മം മനസ്സിന് അവലംബമാകത്തില്ല. അപ്പോൾ അവിടെ ശ്രുതി നിർദ്ദേശിച്ചിരിക്കുന്ന ഗുണങ്ങൾ അതിനെ മനസ്സിന് അവലംബമാക്കും. ആ ഗുണങ്ങളാണ് സത്യസങ്കല്പം തുടങ്ങിയവ. അത് തേ പരസ്മിൻ ബ്രഹ്മണി ഉപപദ്യന്തേ. അങ്ങനെയുള്ള സത്യസങ്കല്പം സർവശക്തിത്വം സർവജ്ഞത്വം തുടങ്ങിയ ആ ഗുണങ്ങൾ പരബ്രഹ്മത്തിൽ ഉപപദ്യന്തേ, അതിന് യോജിക്കുന്നതാണ്, ഉപാസനയ്ക്ക് വേണ്ടി അത് സ്വീകരിക്കാവുന്നതാണ്. അവസാനം പറയും എന്താണ്? അപ്രാണോ ഹ്യമനാശുഭ്ര എന്ന് ശ്രുതി പറയും. ഇവിടെ മനോമയ പ്രാണമയനെന്നും പറയും. അപ്പോൾ ആ പരബ്രഹ്മത്തിൽ ഏതെന്തിനെയാണോ അപ്രാണൻ അമനൻ ശുഭ്രൻ എന്നെല്ലാം നിർദ്ദേശിച്ചത്, ആ തത്വത്തിൽ തന്നെ മനസ്സിനെ അവലംബമായി ഗുണങ്ങളെയും ഇവിടെ നിർദ്ദേശിക്കുന്നു. ആര്? ശ്രുതി. ശ്രുതി നിർദ്ദേശിച്ചിരിക്കുകയാണ് സത്യകാമൻ സത്യ സങ്കല്പം തുടങ്ങിയവ. അതുപോലെ ഇവിടെ പറയുന്നതെല്ലാം അപരസ്മിൻ ബ്രഹ്മ പരബ്രഹ്മത്തിൽ. ഈ പരബ്രഹ്മം എന്ന് പറയുമ്പോൾ ഏതൊന്നിനെയാണോ ഉപാധിരഹിതമായി അറിയേണ്ടത്, ഉപാധിരഹിതമായാൽ അത് ജ്ഞേയമായി അറിയാനേ ഉള്ളു. അത് പറയും അവിടെ ഉപാധികളൊന്നുമില്ല, അതിനെ സച്ചിദാനന്ദമായി അറിയുക. എന്താ അത്? അതതിൻ്റെ സ്വരൂപമാണ്. അറിയാൻ വേണ്ടിയുള്ള ഒരു ഉപാധികളെ ഇവിടെ നിർദ്ദേശിക്കുന്നുണ്ട്, ധ്യാനിക്കാനുള്ള ഒരു ഗുണങ്ങളെ ഇവിടെ നിർദ്ദേശിക്കുന്നുണ്ട്. അതിനെങ്ങനെ അറിയണം? അത് അവിഷയമായി അറിയുക. മനസ്സിന് വിഷയമല്ല എന്നതിനെ അറിയണമെങ്കിൽ പിന്നെ ഇവിടെ എങ്ങനെ ധ്യാനിക്കാൻ കഴിയും? അതവിടെ അറിവിൽ അവഗതി പര്യന്തത്തോ, അത് അവഗതി പര്യന്തമാണ് അവിടെ, അറിവില്ലാതെ അവസാനിക്കുന്നു. അങ്ങനെ ഒരാൾക്കതിനെ അറിയാൻ ബോധിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ ഇവിടെ ധ്യാനമില്ല. പക്ഷേ അതങ്ങോട്ട് ദഹിക്കുന്നുണ്ട് ഒരാൾക്ക്, അത് അങ്ങനെ ബോധിക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് അവിടെ അതേ തത്വത്തിൽ തന്നെ ഈ ഗുണങ്ങളെ നിർദ്ദേശിക്കുന്നത്. അവിടെ ഗുണങ്ങൾ ഉപാധേയമായിരിക്കുന്നു. സത്യസങ്കല്പത്വം ഹി സൃഷ്ടിസ്ഥിതി സംഹാരേഷു അപ്രതിബദ്ധ ശക്തിത്വാത് പരമാത്മന ഏവ അപകൽപ്പത്തെ. സത്യസങ്കല്പത്വം, സർവശക്തിത്വം, സർവജ്ഞത്വം, ഇതെല്ലാം ഒരു ജീവനിൽ ആരോപിക്കാൻ കഴിയത്തില്ല. ജീവനതൊന്നും സാധ്യമല്ല. ജീവൻ എന്ന് പറയുമ്പോൾ ശരീരമാകുന്ന ഉപാധിയോടുകൂടി ഇരിക്കുന്ന ഒരു ജീവൻ, അന്ധക്കരണം ഇന്ദ്രിയങ്ങൾ തുടങ്ങിയ ഉപാധികളോടുകൂടി ഇരിക്കുന്ന ഈ ജീവൻ. സത്യസങ്കല്പം എന്ന് പറഞ്ഞാൽ എന്താണോ, സങ്കല്പം തന്നെ സത്യം ആയി ഭവിക്കുന്നു. സങ്കല്പത്തിനപ്പുറം ഇച്ഛ, പ്രവൃത്തി, ഇതെല്ലാം ജീവൻ ആവശ്യമാണ്. എങ്ങനെ? കുലാലൻ പാത്രത്തെക്കുറിച്ച് സങ്കല്പിച്ച് പാത്രം ഉണ്ടാകത്തില്ല. ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇച്ഛിക്കണം, ആഗ്രഹിക്കണം, പിന്നെ പ്രവർത്തിക്കണം. അപ്പോൾ കുലാലൻ്റെ സങ്കല്പത്തെ സത്യസങ്കല്പം എന്ന് പറയാൻ പറ്റില്ല. എവിടെയാണോ സങ്കല്പത്തെ തുടർന്ന് ഇച്ഛയും പ്രവൃത്തിയും, പിന്നെ ഒരുപാട് നിമിത്തങ്ങൾ, സഹകാരി കാരണങ്ങളെല്ലാം ആവശ്യമായി വരും. അപ്പോൾ കാര്യസിദ്ധിക്ക് വേണ്ടി ക്രിയാനിർവൃത്തി വേണ്ടി വരുന്നു. എന്നുവെച്ചാൽ ആ ക്രിയയെ അവിടെ ആവിഷ്കരിക്കണം, ക്രിയ അവിടെ സംഭവിക്കണം. എവിടെയാണോ അത് കാണുന്നത് അവിടെയൊന്നും സത്യസങ്കല്പമില്ല. അതുകൊണ്ടാണ് നമ്മൾ സങ്കല്പിച്ച ഒന്നും സംഭവിക്കാത്ത, സങ്കല്പിക്കാൻ പക്ഷെ ഒന്നും സംഭവിക്കത്തില്ല. സങ്കല്പങ്ങളെല്ലാം കേവലം നമ്മുടെ ആഗ്രഹങ്ങളായിരിക്കും. എനിക്ക് മോക്ഷം കിട്ടണം സങ്കല്പിക്കാം, ഒന്നും കിട്ടത്തില്ല. എന്തുകൊണ്ട്? കേവലം ഒരാഗ്രഹം മാത്രം. അതുപോലെ ഇവിടെ പ്രേയസ്, ലോട്ടറി അടിക്കണം സങ്കല്പിക്കാം, ഒന്നും സംഭവിക്കത്തില്ല. എന്തുകൊണ്ട്? സത്യസങ്കല്പത്വം അത് ജീവനിലൊരിക്കലും സംഭവിക്കത്തില്ല. അതിന് കാരണം എന്താണ്? ജീവൻ എന്ന് പറയുന്നത് ശരീരം, ഇന്ദ്രിയം, മനസ്സ് തുടങ്ങി ഒരുപാട് കർണങ്ങളെ ആശ്രയിച്ചിട്ടാണ് ജീവനെ സംബന്ധിച്ച് ക്രിയാ നിർവൃത്തി സംഭവിക്കുന്നത്. ഒരു കർമ്മം പൂർത്തിയാക്കാൻ കഴിയുന്നു. സങ്കല്പിക്കണമെങ്കിൽ മനസ്സിനെ ആശ്രയിക്കണം, വചിക്കണമെങ്കിൽ വാക്കിനെ ആശ്രയിക്കണം, മറ്റ് പ്രവൃത്തിക്ക് ശരീരത്തെ അല്ലെങ്കിൽ ശരീരത്തെ ആശ്രയിച്ചിരിക്കുന്ന കർണങ്ങളെ ആശ്രയിക്കണം. ഇവനെങ്ങനെ സത്യസങ്കല്പനാകും? ഒരിക്കലും സാധ്യമല്ല. സത്യസങ്കല്പനായാൽ സങ്കല്പത്തിൽ കാര്യം നടന്നിരിക്കും, മാജിക് പോലെ. ഇവിടെ ഒരു ആന വരട്ടെ എന്ന് സങ്കല്പിച്ച ഉടനെ ഇവിടെ ആന വരണം. കാശ് കൊടുത്ത് ആനയെ വാങ്ങാൻ പോകേണ്ട കാര്യമില്ല, മാജിക്കലതാ. പക്ഷെ അത് സത്യസങ്കല്പം എന്ന് പറയാൻ പറ്റില്ല. എന്താണ്? അതൊരു ഭ്രാന്തിയാണ്. പക്ഷെ അവിടെ ഒരു സങ്കല്പശക്തി ഉണ്ട്, അവിടെ സത്യമല്ലെന്നേ ഉള്ളൂ. ഇനി സിദ്ധ പുരുഷന്മാർക്ക് സങ്കല്പശക്തി, സത്യസങ്കല്പം എന്ന് പറയാൻ പറ്റില്ല. കാരണം അവർ സത്യത്തെ അല്ല സൃഷ്ടിക്കുന്നത്, മായികമായ പദാർത്ഥങ്ങളെയാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ പിന്നെ അതെങ്ങനെ സത്യം എന്ന് പറയാൻ പറ്റും? അത് വേറെ വിഷയം. അപ്പം ഇവിടെ സത്യസങ്കല്പം എന്ന് പറഞ്ഞാൽ എന്താണ്? സങ്കല്പമാത്രേണ പരമേശ്വര. പരമേശ്വരൻ മാത്രം എന്ത് ചെയ്യുന്നു? സങ്കല്പം കൊണ്ട് സൃഷ്ടി സങ്കല്പിച്ചതേ ഉള്ളൂ. അവിടെയാണ് തസ്സൃഷ്ട്വ എന്ന് പറഞ്ഞത്. തപസ്തത്വ, തപസ് ചെയ്തു എന്ന് പറഞ്ഞാൽ സങ്കല്പിച്ചു, തപസ്സിന് സങ്കല്പം എന്നർത്ഥം പറഞ്ഞു. അപ്പൊ ഈശ്വരനാണ് അങ്ങനെ, ഈശ്വരന്റെ സങ്കല്പം ഇതെല്ലാം സംഭവിക്കുന്നു എന്ന് പറയുന്നത്. സൃഷ്ടി അങ്ങനെ സംഭവിക്കുന്നതാണ്, അല്ലാതെ മറ്റൊന്നുകൂടെ ആവശ്യമില്ല. അപ്പൊ സത്യസങ്കല്പത്വം ഹി സൃഷ്ടി സ്ഥിതി സംഹാരേഷു, അത് ഈ മൂന്ന് കാര്യത്തിലാണ്. സൃഷ്ടിയിലായാലും ശരി, സ്ഥിതിയിലായാലും ശരി, സംഹാരത്തിലായാലും ശരി, ഈശ്വരൻ അത് സംഭവിക്കുന്നു, വേറെ ആരിലും അത് സംഭവിക്കില്ല. സങ്കല്പം കൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നു എന്നർത്ഥം. ഈശ്വരന്റെ സങ്കല്പം മാത്രമാണ്, മറ്റൊന്നുമില്ല. അപ്രതിബദ്ധ ശക്തിത്വ, അതിനെന്താ കാരണം? ഈശ്വരന്റെ ശക്തി, ഈശ്വരന്റെ ജ്ഞാനശക്തി, അതിനാണ് സങ്കല്പം എന്ന് പറയുന്നത്. ഈശ്വരന്റെ ക്രിയാശക്തി, അതിനാണ് പറയുന്ന അപ്രതിബദ്ധ ശക്തി. ഈശ്വരന്റെ ശക്തിക്ക് പ്രതിബന്ധങ്ങളല്ല. നമ്മൾ ഒരു കാര്യത്തെ അറിയുന്നു, പിന്നെ അതിനെ സങ്കല്പിക്കുന്നു, പിന്നെ പ്രവർത്തിക്കുന്നു ആ കാര്യത്തെ നേടാൻ വേണ്ടി. അവിടെയെല്ലാം തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കും. ആ തടസ്സങ്ങളെല്ലാം അതിജീവിച്ച് ആ കർമ്മത്തെ പൂർത്തിയാക്കിയാൽ ഫലമുണ്ടാകും. അപ്പോൾ പ്രതിബന്ധരഹിതമായ ശക്തി എന്ന് നമ്മുടെ ശക്തിയെ കുറിച്ച് പറയാൻ പറ്റില്ല. ജീവശക്തിക്കൊന്നുമില്ല. ജീവനോ സിദ്ധന്മാർക്കോ ദേവന്മാർക്കോ ആർക്കും അങ്ങനെ അപ്രതിബദ്ധ ശക്തിയില്ല. അവരും ചിലപ്പോൾ സങ്കല്പം കൊണ്ട് ചില ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തെന്നിരിക്കും, വളരെ നിസാരമായ ക്ഷുദ്രമായ കാര്യങ്ങൾ. പ്രപഞ്ച സൃഷ്ടിയും മറ്റും അവർക്ക് സാധ്യമല്ല. ജീവന്മാരുടെ കർമ്മങ്ങളെ, കർമ്മഗതിയെ അറിയുക, അതിനെ നിയന്ത്രിക്കുക, ജീവന്മാരുടെ കർമ്മങ്ങൾക്ക് ഫലം കൊടുക്കുക, ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ല. എന്തുകൊണ്ട്? ഇവരെല്ലാവരും ഈ പറയുന്നവരെല്ലാം സിദ്ധന്മാരും ദേവന്മാരും എല്ലാം ഈ കർമ്മഗതിയിൽപ്പെട്ടിരിക്കുകയാണ്. ഈശ്വരന്റെ കർമ്മ നിയമത്തിന് വിധേയരായിട്ടാണ് ഇവരെല്ലാം പ്രവർത്തിക്കുന്നത്. ചിലരിൽ ചില വിശേഷ ശക്തികളുണ്ടായിരിക്കുമെന്നുള്ളൂ, അത് മനുഷ്യരിൽ തന്നെയുണ്ട്. ചിലർക്ക് ബുദ്ധി കൂടിയവരുണ്ട്, ബുദ്ധി കുറഞ്ഞവരുണ്ട്, ശക്തി കൂടിയവരുണ്ട്, ശക്തി കുറഞ്ഞവരുണ്ട്. അതുപോലെ സിദ്ധന്മാരിലും ദേവന്മാരിലും നാനാ ജീവവർഗങ്ങൾ അതെല്ലാം കാണുന്നുണ്ട്. എല്ലാം ഇതെല്ലാം ജീവവർഗങ്ങളാണ്. ദേവനാകുന്നത് തന്നെ എന്തുകൊണ്ട്? പൂർവകർമ്മഫലമായിട്ടാണ്. അപ്പോൾ പൂർവകർമ്മഫലത്തിന് അധീനമായിട്ടാണ് ഒരു ജീവൻ ഉണ്ടെങ്കിൽ അതെന്തായി? അത് അധീനമായി കഴിഞ്ഞു. അതിനെങ്ങനെ സർവശക്തിമത്വം, അപ്രതിബദ്ധ ശക്തി എങ്ങനെ ഉണ്ടാകും എന്ന് പറയുമ്പോൾ അപ്പോൾ ഈശ്വരൻ വേറെ തന്നെയാണ്. എന്തുകൊണ്ടാണ് അത് പ്രത്യേകിച്ച് കൂടെ ചർച്ച ചെയ്യുന്നത്? കാരണം ബ്രഹ്മം എന്ന് പറയുന്നു, ഞാൻ ബ്രഹ്മമാണ് എന്നാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. ഞാൻ ബ്രഹ്മമാണെന്ന് പറയുമ്പോൾ ഞാൻ ഈശ്വരനാകുമോ? ഇല്ല. ബ്രഹ്മമാകുന്നത് വളരെ എളുപ്പമാണ്, പക്ഷെ ഈശ്വരനാകുന്നത് വളരെ പാടാണ്. എന്തുകൊണ്ട്? അവിടെ സത്യസങ്കല്പത്വവും അപ്രതിബദ്ധ ശക്തിയും എല്ലാം വേണം. സ്വയം തന്നെ ചിന്തിച്ചു നോക്കുക, ഈ ബ്രഹ്മമാണെന്ന് ഉപദേശിച്ചു ശരി, ഞാൻ മനസ്സിലാക്കി ഞാൻ ബ്രഹ്മമാണ്, എന്താണ് അതിൻ്റെ താല്പര്യം? എൻ്റെ പരമാർത്ഥമായ സ്വരൂപം ആ ബ്രഹ്മം തന്നെയാണ്. പക്ഷേ അങ്ങനെ താൻ തന്നെ പരമാർത്ഥ സ്വരൂപത്തിൽ ഗ്രഹിച്ചിട്ടും തന്നെ സത്യസങ്കല്പത്തുമില്ല. താൻ സങ്കല്പിക്കുന്നതല്ല ഇവിടെ സംഭവിക്കുന്നു. തൻ്റെ സങ്കല്പത്തിനധീനമായി ഇവിടെ സൃഷ്ടി സ്ഥിതിയൊന്നും സംഭവിക്കുന്നില്ല. പിന്നെ തൻ്റെ ശക്തി എന്ന് പറയുന്നത് വളരെ തുച്ഛവും പരിമിതവുമാണ്. അതുകൊണ്ട് നേടാമെന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ചെറുതാണ്. ഇനി ബ്രഹ്മജ്ഞാനി ആയാൽ കൂടി ഒരു വിശേഷമില്ല. അപ്രതിബദ്ധ ശക്തി, സർവജ്ഞത്വം ഇതൊന്നും ഒരുവിന് സാധ്യമല്ല. അപ്പോൾ അതെല്ലാമുള്ള ഒരു ഈശ്വരനുണ്ട്, ഉപാസ്യനായി, ധ്യാന യോഗ്യനായി. ഐശ്വരൻ്റെയും സ്വരൂപം എന്താണ്? അപ്രമേയമായിരിക്കുന്നതുകൊണ്ട് ഐശ്വരനുള്ള ആ ഗുണങ്ങൾ അതിനെ അവലംബിച്ചുകൊണ്ട് ഈശ്വരനെ ധ്യാനിക്കുക, അതാണ് സത്യസങ്കല്പത്വം, അപ്രതിബദ്ധ ശക്തിത്വം. അതുകൊണ്ട് അതെവിടെ? സൃഷ്ടി സംഹാരങ്ങളിൽ ആ പ്രതിബദ്ധ ശക്തി ആയ പരമാത്മ. അത് എങ്ങനെ മനസ്സിലായി? ഈശ്വരനെ നേരിട്ട് കണ്ടിട്ട് മനസ്സിലായതാണോ? ഈശ്വരനെ തൊട്ടു നോക്കിയോ, മണത്തു നോക്കിയോ, രുചിച്ചു നോക്കിയോ, അത് മനസ്സുകൊണ്ട് കണ്ടോ? ഒന്നുമല്ല. അശ്രുതി വെളിപ്പെടുത്തിയിരിക്കുന്നു. സൃഷ്ടിസ്ഥിതി സംഹാര ശക്തിയോടുകൂടിയ, അപ്രതിബദ്ധ ശക്തിയോടുകൂടിയവനാണ് ഈശ്വരൻ. ഈശ്വരനെ ധ്യാനിക്കുക. എന്തിന്? ആ ഈശ്വരന്റെ അനുഗ്രഹവും ആവശ്യമാണ് മുക്തി. അതും വേണം, അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. പരമാത്മനേവ അവകൽപ്പത്തെ. ഇതല്ല ശ്രുതി എവിടെ പറഞ്ഞിരിക്കുന്നു? പരമാത്മഗുണത്വന ആത്മാ പകതപാത്മാ ഇത്യത്ര സത്യകാമഹ സത്യസങ്കല്പ ഇതി ശ്രുതം. അപ്പോൾ ഈശ്വരനെ വെളിപ്പെടുത്തുമ്പോൾ ശ്രുതി പറയുന്ന എന്താണ്? ആത്മാപഹതപാത്മാ, പാപരഹിതനായിരിക്കുന്നവനാണ് ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നത് ഒന്നുണ്ട്. ഇവിടെ തത്വമസി, അഹം ബ്രഹ്മാസ്മി എന്നെല്ലാമാണ് ഉപദേശിക്കുന്നത്. ഉപദേശിക്കുമ്പോൾ ഒരുത്തന് സ്വയം തോന്നിക്കളയരുത് താൻ പരമേശ്വരനാണ് എന്ന് തോന്നാൻ പാടില്ല. അത് മൂഢതയാണ്. തനിക്കറിയാൻ പറ്റും എന്താണ്? തന്നിലും ഈശ്വരനിലും തത്വം ഒന്ന് തന്നെ എന്നറിയാം. അതറിയാൻ പറ്റും എന്ന് വിചാരിച്ച് തനിക്കൊരിക്കലും പരമാത്മാവാകാൻ കഴിയത്തില്ല. എന്തിനു തനിക്ക് മറ്റൊന്നും ആകാൻ കഴിയത്തില്ല? താൻ അറിയുന്നു എന്നിലിരിക്കുന്ന തത്വവും സർവചരാചരങ്ങളിലിരിക്കുന്ന തത്വം ഒന്ന് തന്നെ ഒന്നറിയുന്ന എനിക്ക്, ഞാൻ പുരുഷനായിരിക്കുന്നു എനിക്ക് സ്ത്രീയാകാൻ പറ്റും, ഞാൻ വൃദ്ധനായിരിക്കുന്നു എനിക്ക് യുവാവാകാൻ കഴിയുമോ, മനുഷ്യനായിരിക്കുന്നു എനിക്ക് മൃഗമാകാൻ കഴിയുമോ? ഇതൊന്നും ആകാൻ കഴിയാതെ പിന്നെ ഇങ്ങനെ പരമാത്മാവാകുന്നു. അപൂർവൻ പറയുകയാണ് ഞാൻ പരമാത്മാവാണ് എന്ന് വെച്ചാൽ സത്യസങ്കല്പത്തോടുകൂടിയ അല്ലെങ്കിൽ അപ്രതിബദ്ധ ശക്തിയോടുകൂടിയ പരമാത്മാവെന്ന് പറഞ്ഞാൽ അത് കേവലം അഹങ്കാരം, അഹംഭാവം, മൂഢത. അഹംഭാവം ഒന്നും പറയാൻ പറ്റുള്ളൂ, വെറും മൂഢത മാത്രം. അത് സാധ്യമല്ല. എന്തുകൊണ്ട്? അപ്രതിബദ്ധ ശക്തി എന്ന് പറയുന്നതാണ് അതിൻ്റെ ഗുണമായിട്ടിവിടെ പറയുന്നത്. അത് ഗുണമായി ഇവിടെ പറയുന്ന ശ്രുതി വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നെ പറയേണ്ടി വരും. അത് ജീവനിൽ ഒരിക്കലും സാധ്യമായ കാര്യമല്ല. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ എൻ്റെ താല്പര്യം അതല്ല തന്നെ. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരാൾ പുരുഷനായിരിക്കുന്ന ഒരാൾ സ്ത്രീയായി കാണട്ടെ, എന്നാ പറ്റും? ഓപ്പറേഷൻ നടത്തിയാൽ പറ്റും, അല്ലെങ്കിൽ പറ്റത്തില്ല. തൻ്റെ സങ്കല്പം കൊണ്ട് അതാർക്കും സാധ്യമല്ല. എന്തുകൊണ്ട്? സത്യസങ്കല്പമില്ല. സത്യസങ്കല്പം ഈശ്വരന് മാത്രമേ ഉള്ളൂ. ഒരു ജീവ വിശേഷത്തിനും അത് സാധ്യമല്ല. അപ്രതിബദ്ധമായ ശക്തി അത് ഈശ്വരനേ ഉള്ളൂ. ഒരു ജീവ വിശേഷത്തിനും അത് സാധ്യമല്ല. ചോദിക്കുമ്പോൾ മഹാത്മാക്കൾ ഈശ്വരതുല്യരായി പൂജിക്കുന്നതോ എന്ന് പറയും. അത് ശരിയാണ്. ഈശ്വരീയമായ ചില ഗുണങ്ങൾ ചിലർക്ക് പ്രകടമാകാം. യദ്യത് വിഭൂതിമത് സത്വം ശ്രീമത് ഊർജിതം ഏവ ഭഗവാൻ തന്നെ പറയുന്നില്ലേ, തന്യഹം വേദ സർവാണി നത്വം വേദ പരന്തപ. വ്യത്യാസമുണ്ട്. എന്താണ്? നീ വലിയ യോഗ്യതകൾ തപസ്സും സിദ്ധിയുമൊക്കെ ഉള്ളവനാണെങ്കിലും എന്താണ്, നമ്മൾ തമ്മിൽ വ്യത്യാസമുണ്ട്. തന്യഹം വേദ സർവാണി, ഞാൻ എന്താണ്, സർവത്തെയും അറിയുന്നവനാണ്, നിനക്കത് പറ്റത്തില്ല. അപ്പൊ ബ്രഹ്മജ്ഞാനമൊക്കെ ഉപദേശിച്ചു കൊടുത്താലും ശരി, ബ്രഹ്മജ്ഞാനമൊക്കെ കേട്ടാലും ശരി, ശരിയായ സമ്യക്കായിട്ടുള്ള ബോധമുള്ളവൻ അത്തരം ഒരു അഹങ്കാരം ഉണ്ടാകത്തില്ല. അവനൊരിക്കലും അഭിമാനിക്കത്തില്ല ഞാൻ ഈശ്വരനാണ് എന്ന്. അങ്ങനെ ഒരു അഭിമാനം ഉണ്ടാകത്തില്ല. അങ്ങനെ പറയാൻ എന്താണ്? ഒന്ന് പറയാം, ഞാൻ ഈശ്വരനാണ്, സർവവും ഈശ്വരനാണ്. അങ്ങനെ പറയാം, സർവവും ഈശ്വരനായിരിക്കും, ഞാനും ഈശ്വരനാണ്. അല്ല, പ്രത്യേകിച്ച് തന്നിൽ ഒരു ഈശ്വരീയത്വം അതില്ല. പിന്നെ ഈശ്വരീയമായ ഗുണങ്ങൾ മഹത്വങ്ങൾ പ്രകടമാകാം ജീവന്മാർ, അതുകൊണ്ട് ഈശ്വരനാകാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? ഇതില്ലാത്തതുകൊണ്ട് തന്നെ. സത്യസങ്കല്പത്വം, അപ്രതിബദ്ധ ശക്തി, അതിലെ യോഗികൾ. യോഗശാസ്ത്രം തന്നെ പറയുന്നു, സപൂർവേഷാമപി ഗുരു കാലേന അനവച്ഛേദ. യോഗിയുടെ എന്താണ് അഭ്യാസങ്ങളെക്കുറിച്ച്, അവർക്കുണ്ടാകുന്ന സിദ്ധിവിശേഷങ്ങളെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. പക്ഷെ യോഗി ഒരിക്കലും സ്വയം ഈശ്വരനാണെന്ന് അവകാശപ്പെടുന്നുണ്ട്. യോഗിക്ക് എന്താണ് സർവവിഷയ ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നു പ്രാതിഭാത്വാ യോഗസൂത്രം. പ്രഥംബര പ്രജ്ഞയെക്കുറിച്ച് പറയുന്നു. അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ യോഗി എത്തിച്ചേരുമ്പോൾ യോഗിക്ക് സാധാരണ ജീവന്മാർക്കില്ലാത്ത വിശിഷ്ടമായ ജ്ഞാനവും വിശിഷ്ടമായ ശക്തിയെല്ലാം ഉണ്ടാകുന്നു. പക്ഷെ എന്ന് വിചാരിച്ച് യോഗിക്ക് ഈശ്വരനാകാൻ പറ്റത്തില്ല. അണിമാദ്യ ഐശ്വര്യങ്ങളെല്ലാം ഉണ്ടായാലും എന്തുകൊണ്ട്? സ സർവേഷാമ വിഗുരു കാലേന അനവച്ഛേദ. ഈശ്വരപ്രണിധാനത്തെ കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നത് ഈശ്വരപ്രണിധാനാത്വാ, ആരാണ് ഈശ്വരൻ? തസ്യ വാചക പ്രണവ. അങ്ങനെ പറഞ്ഞ് അവിടെ പറയുന്നു സ സർവേഷാമ വിഗുരു. കാലേന അനവച്ഛേദ, കാലം കൊണ്ട് പരിമിതപ്പെടുന്ന ഒന്നല്ല ഈശ്വരൻ എന്ന് പറയുന്നു. കാലപരിമിതിയില്ല. യോഗി അങ്ങനെയല്ല, കാലം കൊണ്ട് പരിമിതപ്പെട്ടവനാണ്. എങ്ങനെ? അവൻ ഒരു പ്രത്യേക കാലത്തിൽ ജനിച്ചു, ഒരു പ്രത്യേക കാലത്തിൽ അഭ്യാസങ്ങൾ ചെയ്തു, സാധനകൾ അനുഷ്ഠിച്ചു, ഒരു പ്രത്യേക കാലത്തിൽ ഒരുപാട് പുണ്യത്തെ ആർജിച്ചു, ഒരു പ്രത്യേക കാലത്തിൽ അവൻ സത്വസമ്പന്നനായി, സാധനയുടെ ഫലമായി അവന് സിദ്ധികൾ പ്രകടമായി, ഈശ്വരീയമായ ഗുണങ്ങൾ പ്രകടമായി. ഇതെല്ലാം എന്താണ്? കാലപരിമിതമാണ്, കാലപരിമിതിയിൽ സംഭവിച്ചതാണ്. ഈശ്വരൻ എങ്ങനെയാണോ? കാലം കൊണ്ട് അവിടെ പരിമിതിയില്ല. കാലം കൊണ്ട് എന്തുകൊണ്ട് ഈശ്വരന് പ്രത്യേകിച്ച് സാധനയുടെ ആവശ്യം വന്നില്ല? അതിന് പ്രത്യേകിച്ചൊരു സിദ്ധിവിശേഷത്തെ ശക്തിവിശേഷത്തെ ആർജിക്കേണ്ടതായി വന്നില്ല. എന്തുകൊണ്ട്? ഈശ്വരനിലുള്ള ഗുണങ്ങളെല്ലാം നിത്യസിദ്ധമാണ്. ഈ സത്യസങ്കല്പത്വം സത്യകാമത്വം എന്നെല്ലാം പറയുന്ന യോഗിയെ പോലെ തപസ് ചെയ്ത് ആർജിച്ചതല്ല. തപസ് ചെയ്ത് ആർജിച്ചപ്പോൾ എന്ത് ചെയ്തു? ഒരു കാലത്ത് യോഗി ഇതൊന്നും ഇല്ലാത്തവനായിരുന്നു. പിന്നീട് ഇതൊക്കെ ആർജിച്ചു. പിന്നെ ഇതൊന്നും ഇല്ലാത്തവനുമാകും യോഗി. എങ്ങനെ? യോഗി പറയുന്നു, യോഗിയുടെ ആ കൈവല്യത്തെ പ്രാപിക്കുമ്പോൾ, അവിടെ ചിത്തം പ്രകൃതിയിലേക്ക് വിലയിക്കുമ്പോൾ യോഗി കേവല പുരുഷനാ നീക്കും, നിർഗുണ പുരുഷനായി. അവിടെ പിന്നെ ഇതൊന്നുമില്ല. ഈശ്വരൻ അങ്ങനെയാണോ? അല്ല. ഈശ്വരൻ കാലം കൊണ്ട് യാതൊരു പരിമിതിയുമില്ലാതെ സദാ സർവകാലദേശത്തും സർവകാലദേശ അതീതനായി ഈ പറയുന്ന സത്യസങ്കല്പം സത്യകാമത്വം തുടങ്ങിയ അപ്രതിബദ്ധമായ ശക്തിവിശേഷങ്ങളോടുകൂടിയിരിക്കുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഈശ്വരൻ ജീവന് ഉപാസ്യനാണ് എന്ന് ശ്രുതി വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നതുകൊണ്ട് താൻ ഈശ്വരനാണ് പറയുന്നത് ധരിച്ചുള്ളത്. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെ പറയുന്നു. രണ്ടും രണ്ട് കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ജീവന് ഈശ്വരൻ എന്ന് ഉപാസ്യനായിരിക്കുന്നത്. ആത്മാപഹതപാത്മാഇത്യത്ര സത്യകാമ സത്യസങ്കല്പ ഇതി ശ്രുതം. ആകാശം ആത്മ ഇത്യാദിന ആകാശവത് ആത്മാ അസ്യ ഇത്യർത്ഥം. ആകാശാത്മാ എന്ന് പറഞ്ഞാൽ എന്താ? ആകാശത്തെപ്പോലെയുള്ള സ്വരൂപത്തോടുകൂടിയത്. ആകാശത്തിൽ നിന്ന് ജീവന് ഗ്രഹിക്കാമെന്നുള്ള ഗുണങ്ങൾ എന്താണ്? നിർലേപത്വം, അസംഗത്വം, നിരംശത്വം തുടങ്ങിയ പലതും ആകാശത്തിൽ നിന്ന് ഗ്രഹിക്കാൻ പറ്റുന്നു. ആകാശത്തിന് ഭാഗങ്ങളില്ല. ആകാശം ഒന്നിനോടും സക്തമാകുന്നില്ല. അതുപോലെയുള്ള സ്വരൂപം ആകാശത്തെ പോലെയുള്ള സ്വരൂപത്തോടു കൂടിയതാണ് ഈശ്വരൻ എന്ന് മനസ്സിലാക്കും. എന്നുവെച്ചാൽ ഈശ്വരൻ ഈ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെല്ലാം നിർവഹിക്കുന്നുണ്ടെങ്കിലും പ്രാണികളുടെ കർമ്മത്തെയെല്ലാം എല്ലാത്തിനും നിയന്താവാദാണ് ആണെങ്കിലും ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായ ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഈ പ്രവൃത്തികളിലെല്ലാം അലിപ്തനായിരിക്കുന്നു. ഇതിൻ്റെ ഗുണദോഷങ്ങളൊന്നും തന്നെ ഈശ്വരനെ ബാധിക്കുന്നില്ല. പാപിക്ക് നരകത്ത് കൊടുക്കുന്നുണ്ടെങ്കിലും പുണ്യവാന് സ്വർഗത്തെ കൊടുക്കുന്നുണ്ടെങ്കിലും ബ്രഹ്മസൂത്രത്തിൽ ചർച്ചയും അതുകൊണ്ട് വരുന്ന വൈഷമ്യ നൈഗുണ്യങ്ങൾ ഈശ്വരനെ ബാധിക്കുന്നില്ല. അതൊന്നും എന്തുകൊണ്ട്? ആകാശവ അലിപ്ത സ്വരൂപത്തോടു കൂടിയതാണ് ഈശ്വരൻ. ഇതെല്ലാം അവിടെ നടക്കുന്നുണ്ട്, എല്ലാ കർമ്മങ്ങളും. അതൊരു അധികരണത്തിൽ ബ്രഹ്മസൂത്രത്തിൽ തന്നെ ചർച്ച ചെയ്യും. എന്ന് ഈശ്വരന്റെ സ്വരൂപത്തെ ധ്യാനിക്കണം. ജീവനത് സാധ്യമാണോ? ജീവൻ അങ്ങനെയല്ല. ജീവൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? തന്റെ ദുഃഖത്തോട് താതാത്മ്യപ്പെടുന്നു, മറ്റുള്ളവരുടെ ദുഃഖത്തോട് താതാത്മ്യപ്പെടുന്നു. തന്റെ ദുഃഖം കൊണ്ട് താൻ കരയുന്നു, മറ്റുള്ളവന്റെ ദുഃഖം കണ്ടിട്ട് താൻ കരയുന്നു. അവൻ ആകാശവദാത്മാ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അവനെന്ത് ചെയ്യുന്നു? തന്റെ അവിവേകം കൊണ്ട്, തന്റെ ബുദ്ധിശൂന്യത കൊണ്ട് സ്വയം അവശനായി സർവ സുഖദുഃഖാദികളോടും കൂടി താതാത്മ്യപ്പെട്ടിരിക്കുന്ന ഒരു എങ്ങനെയാ അലുപ്തമായ സ്വരൂപം എന്ന് പറയാൻ കഴിയുന്നത്? പിന്നെ അവന് ഇത്രയും മനസ്സിലാക്കാൻ പറ്റും. എന്താണ്? താൻ ഈ സുഖദുഃഖങ്ങളോടെല്ലാം ഇങ്ങനെ താതാത്മ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ താൻ തൻ്റെ കർമ്മ അധീനനായിരിക്കുമ്പോൾ താനും ഒരു പ്രാണി, ആ പ്രാണി കർമ്മത്തിന് അധീനമാണ് ജഗത് സർവം. അങ്ങനെ ആ പ്രാണി കർമ്മത്തിന് താൻ സ്വയം അധീനനായിരിക്കെ ഈ സുഖദുഃഖാദികളോട് താതാമ്യപ്പെട്ടിരിക്കെ അവനൊരു അറിവുണ്ടെന്താണോ, തൻ്റെ പരമാർത്ഥമായ സ്വരൂപത്തിൽ ഇതൊന്നും സംഭവിക്കുന്നില്ല. ഇത്തരം ഒരു അറിവിനപ്പുറം അവനെ കൊണ്ട് യാതൊന്നും സാധ്യമല്ല. എന്ന് വെച്ചാൽ ഈശ്വരന് സാധ്യമായ ഒന്നും അവന് സാധ്യമാകുന്നില്ല. അവൻ്റെ എല്ലാ ശക്തിയും സിദ്ധിയും എല്ലാം ഇവിടെ അവൻ്റെ കേവലമായ അറിവിൽ അവിടെ തീർന്നു. അതല്ല ഈശ്വരനെ കുറിച്ച് പറയുന്നു. ഈശ്വരൻ സ്വയം എന്ത് ചെയ്യുന്നു, അലിപ്തമായി തന്നെ ഇരിക്കുന്നു. ഇങ്ങനെ ഒരു അവശത, അവിദ്യ, അധീനത, അത് ഈശ്വരൻ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. ജീവൻ അങ്ങനെ, ജീവന് പറയാം ഞാൻ ദാ മുക്തനായിരിക്കുന്നു. പക്ഷേ എങ്ങനെ, അവിദ്യ അധീനനായിരുന്നത് കൊണ്ടാണ് അവന് പിന്നെ മുക്തിയെക്കുറിച്ച് സങ്കല്പിക്കേണ്ടി വരുന്നത്, മുക്തിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടി വരുന്നത്, പിന്നെ മുക്തനായി എന്ന് ബോധിക്കേണ്ടി വരുന്നു. അത് കാലം കൊണ്ടുള്ള പരിമിതിയാണ്. ഈശ്വരൻ അങ്ങനെയല്ല. അതിൻ്റെ സ്വരൂപം തന്നെ എന്താണ്, ഇതൊന്നും സ്പർശിക്കാത്തതാണ്. സർവഗതത്വാദി ഭീർധർമ്മേ സംഭവതി ആകാശേന സമ്യം ബ്രഹ്മണ. എന്തുകൊണ്ട് സർവഗതത്വം എന്നുവെച്ചാൽ സർവവ്യാപിത്വം തുടങ്ങിയ ധർമ്മങ്ങൾ എന്ന് പറയുന്നത് അതതിൻ്റെ സ്വരൂപമാണ്. മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു അത് ധർമ്മമാണ്. അതുകൊണ്ട് പറയാൻ എന്താണ്, ആകാശതുല്യമാണ്. ആകാശം സർവവ്യാപിയായിരിക്കുന്നു, ഈശ്വരൻ അതുപോലെ സർവവ്യാപിയായിരിക്കുന്നു. അതല്ലേ പറഞ്ഞത് ഹൃദയസി അർജുന തിഷ്ഠതി. സർവ പ്രാണികളുടെയും ഹൃദയത്തിൽ ഇരിക്കണമെങ്കിൽ എന്ത് വേണം, സർവഗതനായിരിക്കണം. ജ്യായാൻ പൃഥിവ്യാഹ ഇത്യാദിനാച്ച ഏതതവ്യ ദർശയതി. ഇവിടെ തന്നെ പറയുന്നു പൃഥിവിയേക്കാൾ വലുതാണ്, ദ്വിലോകത്തെക്കാൾ വലുതാണ്, ആകാശത്തെക്കാൾ വലുതാണ് എന്ന് പറയുമ്പോൾ ആ സർവവ്യാപിത്വത്തെ കാണിക്കുകയാണ്. ഇത്യാദിന യുദ്ധത്തെയോ ഇതാണ് ദർശിക്കുന്നത്. അപ്പോൾ ഈ ശരീരം കൊണ്ട് പരിച്ഛിന്നനായിരിക്കുന്ന, അവിദ്യയ്ക്ക് അധീനനായിരിക്കുന്ന ഒരു ജീവൻ ഇതെല്ലാം പറയാൻ കഴിയുമോ, ഞാൻ പൃഥിവിയേക്കാൾ വലുതാണ്. ഈ ശരീരത്തിനപ്പുറം തൻ്റെ വികാര വിചാരങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്തവനാണ്. എല്ലാം ഈ ശരീരത്തിൽ അഭിമാനിച്ചുകൊണ്ടാണ്, എല്ലാം ഞാൻ എൻ്റെ എന്ന് അഭിമാനിച്ചുകൊണ്ടാണ്. അവനൊരിക്കലും ഈശ്വരനാകാൻ കഴിയത്തില്ല. ഏതപ്പി ആകാശ ആത്മാതി വ്യാഖ്യായതേ തഥാപി സംഭവതി സർവജഗത് കാരണസ്യ സർവാത്മനോ ആത്മന ആകാശാത്മത്വം. ഇനി ആകാശത്തെ പോലെയുള്ള സ്വരൂപം എന്ന് വെച്ചാൽ ആകാശത്തിൻ്റെ ഗുണങ്ങളെ ഈശ്വരനിൽ കാണാം. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ആകാശ ആത്മാ യസ്യ. ഭാഷ എങ്ങനെ വേണോ വളച്ചോ തിരിച്ചോ ഒടിച്ചോ ഒക്കെ വ്യാഖ്യാനിക്കും. മുമ്പ് പറഞ്ഞല്ലോ എന്താണ് വിവക്ഷ, താല്പര്യം എന്തോ അത് ഗ്രഹിക്കുക. താല്പര്യത്തെ ഗ്രഹിക്കാൻ വേണ്ടിയാണ് ഭാഷ, ഭാഷയ്ക്ക് വേണ്ടിയല്ല താല്പര്യം. അതുകൊണ്ട് സമാസം, വിഗ്രഹം ഇതെല്ലാം ഏത് തരത്തിലും ആകാം. ആ താല്പര്യം ഗ്രഹിക്കാമെങ്കിൽ അതുകൊണ്ട് ആകാശ ആത്മാ ആകാശമാണ് ആത്മാവായിരിക്കുന്നത് ഏതൊരുവന് അവൻ അങ്ങനെ എടുക്കാം. തഥാപി സംഭവതി എന്താണ്, സർവജഗത് കാരണസ്യ സർവജഗത്തിനും കാരണമായിരിക്കുന്ന സർവാത്മ സർവസ്വരൂപമായിരിക്കുന്ന ബ്രഹ്മണ ആകാശാത്മത്വം കാരണം ബ്രഹ്മം സർവസ്വരൂപനാണ്. സർവസ്വരൂപനെന്ന് പറയുന്നത് ആകാശം പോട്ടെ, പൃഥിവിയായിരിക്കുന്നത്, ജലമായിരിക്കുന്നത്, അഗ്നിയായിരിക്കുന്നത്, വായുവായിരിക്കുന്നത് എല്ലാം ഈശ്വരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആകാശമായിരിക്കുന്ന ഈശ്വരൻ എന്ന് പറയാൻ എന്താ കുഴപ്പം. ജീവൻ അനുഭവിക്കുന്ന ഈ ആകാശം, അവകാശം, സർവപദാർത്ഥങ്ങൾക്കും ഇടം കൊടുക്കുന്ന ഈ ആകാശം, ഇതായിരിക്കുന്നു ബ്രഹ്മം തന്നെ, ഈശ്വരൻ തന്നെ. അത് പറയും തദനന്യത്വ സൃഷ്ടി സൃഷ്ടാവിൽ നിന്നും അന്യമല്ല. അതുകൊണ്ട് ഈശ്വരൻ തന്നെ സർവസ്വരൂപനായിരിക്കുമ്പോൾ ആകാശസ്വരൂപനെന്നും പറയാം. അവിടെയും താല്പര്യം ഗ്രഹിച്ചാൽ മതി, അതാണ്. അങ്ങനെയും പറയാം. അതേവ സർവകർമ്മ ഇത്യാദി. സർവകർമ്മ എന്ന് പറഞ്ഞത് സർവകർമ്മമായിരിക്കുന്നതും അത് ഈശ്വരൻ തന്നെ എന്നുവെച്ചാൽ സർവ ഈ ജീവന്റെ കർമ്മമായിരിക്കുന്നതും. ജീവന്റെ കർമ്മം എന്ന് പറയുമ്പോൾ അവൻ്റെ ചിന്ത, അവൻ്റെ ഇച്ഛ, അവൻ്റെ പ്രവൃത്തി എല്ലാം അവൻ്റെ കർമ്മമാണ്. വളരെ തുച്ഛമായ കർമ്മങ്ങൾ. അതിലും ബൃഹത്തായ കർമ്മമാണ് പ്രകൃതി കാണുന്ന. എന്താണ് ഇവിടെ കാണുന്ന? വായുവിൻ്റെ കർമ്മം, അഗ്നിയുടെ കർമ്മം, ജലത്തിൻ്റെ കർമ്മം. വായുവിൻ്റെ കർമ്മം അത് വീശുന്നു, അഗ്നിയുടെ കർമ്മം അത് ജ്വലിക്കുന്നു. ഇതെല്ലാം വലിയ കർമ്മമാണ്, ജീവൻ അസാധ്യമായ കർമ്മങ്ങളാണ്, അത് ബൃഹത്താണ്. അപ്പോ ഈശ്വരൻ ഇതെല്ലാം ആയിരിക്കുന്നുവെങ്കിൽ ഈ കർമ്മങ്ങളെല്ലാം ആയിരിക്കുന്നു ഈശ്വരൻ തന്നെ. ഇതെല്ലാം ഈശ്വരന്റെ തന്നെ പ്രകടഭാവങ്ങളാണ്. സർവജഗത് സ്വരൂപനായിരിക്കുന്നു ഈശ്വരൻ തന്നെ. ഈശ്വരന് അന്യമായൊന്നും വരാൻ വഴിയില്ലല്ലോ. അതുകൊണ്ട് പറയുന്നു സർവകർമ്മ എന്നുള്ളതും ആ രീതി മനസ്സിലാക്കണം. എങ്ങനെ? സർവാണി കർമാണി ആത്മായസ്യ. എല്ലാ കർമ്മങ്ങളും ഏതൊരുവന്റെ സ്വരൂപമാണോ അങ്ങനെ, ഏതൊരുവനാണോ അങ്ങനെ. അതുകൊണ്ട് ഇവമിഹ ഉപാസ്യതയാ വിവക്ഷിത ഗുണാഹ ബ്രഹ്മണി ഉപപദ്യന്തി. അതുകൊണ്ട് ഇത് ജഗത് ഈശ്വരൻ സർവസ്വരൂപനാണെങ്കിലും ശ്രുതി എല്ലാത്തിനെയും ഉപാസനയ്ക്ക് വേണ്ടി നിർദ്ദേശിക്കുന്നുണ്ട്. ഇവിടെ ഗ്രാഹ്യമായ ഗുണങ്ങളുമുണ്ട്, ത്യാജ്യമായ ഗുണങ്ങളുമുണ്ട്. ജീവനെ സംബന്ധിച്ച്, ഈശ്വരനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഗ്രാഹ്യമോ ത്യാജ്യമോ അങ്ങനെയൊന്നുമില്ല. കാരണം ഈശ്വര സങ്കല്പം വേറെ, ജീവസങ്കല്പം വേറെ. ജീവനെ സംബന്ധിച്ചിടത്തോളം എന്താണോ ഈശ്വരപ്രാപ്തി, അതാണ് ജീവന് കർത്തവ്യമായിരിക്കുന്നു. അപ്പോൾ അവിടെ ഈശ്വരന് ഗ്രാഹ്യമായുണ്ട്, ത്യാജ്യമായുണ്ട്. ജീവനെ സംബന്ധിച്ചിടത്തോളം നന്മയുണ്ട്, തിന്മയുണ്ട്. ഈശ്വരനെ സംബന്ധിച്ച് അതില്ല. സത്തുണ്ട്, അസത്തുണ്ട്, ഈശ്വരനതില്ല. പുണ്യമുണ്ട്, പാപമുണ്ട്, ഈശ്വരനതില്ല. അതിൽ ശ്രുതി എന്താ ചെയ്യുന്നത്? ഈശ്വരനെ പ്രാപിക്കുന്നതിന് ഉതകുന്ന ഗ്രാഹ്യമായ എന്ന് പറഞ്ഞ വിവക്ഷിതമെന്ന് വെച്ചാൽ ഉപാധേയങ്ങളായ സ്വീകാര്യങ്ങളായ ഗുണങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നു ഈ ഗുണങ്ങളോടുകൂടിയവനാണ് ഈശ്വരൻ എന്ന് ഉപാസിക്കുക. എന്നാലേ ഈശ്വരനെ പ്രാപിക്കാൻ പറ്റൂ. അതിന് വിപരീതമായ ഗുണങ്ങളെയാണ് ഉപാസിക്കുന്നതെങ്കിൽ അവൻ പ്രാപിക്കുന്നത് ചെകുത്താനായിരിക്കും. അത് വരാൻ പാടില്ല. അതുകൊണ്ട് പറയുന്നു ഇഹ ഉപാസ്യതയാ വിവക്ഷിത ഗുണാഹ ബ്രഹ്മണ്യ ഉപപദ്യന്തി. ഉപാസ്യമായി വിവക്ഷിതമായിരിക്കുന്ന ശ്രുതി നീ ഇതിനെ ഗ്രഹിക്കണം എന്ന് നിർദ്ദേശിക്കുന്ന ആ ഗുണങ്ങൾ ബ്രഹ്മത്തിൽ വരാ സംഭവിക്കാം. അത് ബ്രഹ്മത്തിൽ ഗുണങ്ങൾ സംഭവിക്കാം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ബ്രഹ്മം നിർഗുണമാണ്. നിർഗുണമായിരിക്കുന്ന ബ്രഹ്മത്തിൽ ശ്രുതി നിർദ്ദേശിക്കുന്ന ഗുണങ്ങൾ സംഭവിക്കാം. എന്തിന്? ജീവന്റെ ഉപാസനയ്ക്ക് അത് ആവശ്യമാണ്. ബ്രഹ്മണി ഉപദ്യന്തി യത്തുക്തം മനോമഹ പ്രാണശരീര ഇതി ജീവലിംഗം തദ് ബ്രഹ്മണി ഉപപദ്യതി. പറഞ്ഞല്ലോ, ആരെയാ ധ്യാനിക്കേണ്ടത്? പലരും പറയും നീ നിന്നെ തന്നെ ധ്യാനിക്കുക. തന്നെ വിശേഷിച്ച് ധ്യാനിക്കേണ്ട കാര്യമൊന്നുമില്ല. താനാരാണെന്ന് തനിക്കറിയാം, പിന്നെ എന്തിനാ ധ്യാനിക്കുന്നത്? പറഞ്ഞല്ലോ, ജ്ഞേയം ബ്രഹ്മത്തെ ജ്ഞേയം എന്ന് ഗ്രഹിക്കാൻ കഴിയാത്തവനാണ് ധ്യാനത്തെ വിധിച്ചിരിക്കുന്നത്. അത് ജ്ഞേയമാണെങ്കിൽ ഉപാസ്യമല്ല. ഇതാണ് മുമ്പ് വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യം. തത്വത്തെ ബോധിക്കാമോ, അവിടെ ഉപാസനയുടെ ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ഈ ധർമ്മങ്ങളെല്ലാം നിർദ്ദേശിച്ചിരിക്കുന്നത് അതിനെ ധ്യാനിക്കാൻ വേണ്ടിയാണെന്നും പറയുന്നു. ജ്ഞേയം ആണെങ്കിലും അവിടെ ഉപാധികൾ ആവശ്യമില്ല, അവിടെ ഉപാധികളെ നിഷേധിച്ചിട്ടാണ് ബോധിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ആ ഉപാധികളുടെ സ്വരൂപമായിട്ടാണ് ബോധിപ്പിക്കുന്നത്. രണ്ടു തരത്തിലും ബോധിപ്പിക്കാം. ഒന്നുകിൽ നേരി നേരി എന്നിങ്ങനെ നിഷേധിക്കും, അല്ലെങ്കിൽ ആ ഉപാധികളുടെ സ്വരൂപം എന്നിങ്ങനെ ബോധിപ്പിക്കും. അത് ശ്രുതിയിൽ ഏത് പ്രകടനത്തിൽ എങ്ങനെ ഉപദേശിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. അവിടെ ഉപാസിക്കാൻ പറയുന്നു, ധ്യാനിക്കാൻ പറയുന്നു, ആരെ ധ്യാനിക്കും? പറയും നീ കണ്ണടച്ച് ധ്യാനിക്കുക. കണ്ണടച്ചാൽ പിന്നെ ആരെ ധ്യാനിക്കുന്നു? തന്നെ തന്നെ. തന്നെ ധ്യാനിക്കേണ്ട കാര്യമില്ല, കാരണം തനിക്ക് തന്നെ അറിയാം. തന്നെ അറിയാൻ വയ്യാത്ത ആരുമില്ല. താൻ ദുഷ്ടനാണോ ശിഷ്ടനാണോ സത്താണോ അസത്താണോ എല്ലാ കാര്യങ്ങളും തനിക്ക് തന്നെ കുറിച്ചറിയാം. തനിക്കും പിന്നെ ഈശ്വരൻ രണ്ടുപേർക്കും അറിയാം, വേറെ ആർക്കും അറിയാൻ പറ്റില്ല. തൻ്റെ അടുത്തിരിക്കുന്നവനറിയാൻ പറ്റില്ല. അറിഞ്ഞാൽ അതോട്ട് ശരിയായി കൊള്ളണമെന്നുമില്ല. അപ്പോൾ പിന്നെ തന്നെ എന്തിന്? താൻ ജ്ഞേയമായി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഉപാസ്യമാകും. അപ്പോൾ അവിടെ ഉപാസ്യമായിരിക്കുന്നത് താനല്ല. അതാണ് ഇവിടെ പ്രധാനമായി ചർച്ച ചെയ്യുന്നത്. ഉപാസ്യമായിരിക്കുന്ന ഒരിക്കലും ജീവനല്ല, അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഉപാസ്യമായിരിക്കുന്നത് ഈശ്വരനാണ്. അപ്പോൾ തന്നെ അറിയുന്നത് പോലെ അറിഞ്ഞാൽ മതിയോ? ശിഷ്ടനായും ദുഷ്ടനായും അറിഞ്ഞാൽ മതിയോ? പുണ്യവാനായും പാപിയായും അറിഞ്ഞാൽ പോരല്ല. അപ്പോൾ അതിന് പ്രത്യേക ഗുണങ്ങളുണ്ട്, സത്യസങ്കല്പം തുടങ്ങിയ ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളോടുകൂടി അറിയണം. പക്ഷേ ഇവിടെ ഉപാസനയുടെ പ്രകടനത്തിൽ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? പ്രാണമയ മനോമയ പ്രാണശരീര ഇത് അത് താനല്ലേ. അപ്പം മനോമയൻ മനസ്സോടുകൂടിയവൻ, പ്രാണശരീരൻ പ്രാണനോടുകൂടിയവൻ എന്നെല്ലാം ഉപാസിച്ചു കഴിഞ്ഞാൽ തന്നെയല്ലേ ഉപാസിക്കാൻ പറ്റും, തന്നെയല്ലേ ധ്യാനിക്കാൻ പറ്റും, തന്നെയല്ലേ അതെല്ലാം വെളിപ്പെട്ടിരിക്കുന്നു. മനസ്സ് തന്നെ വെളിപ്പെട്ടിരിക്കുന്നു, പ്രാണൻ തന്നെ വെളിപ്പെട്ടിരിക്കുന്നു. അങ്ങനെ താൻ ധ്യാനിച്ചു കഴിഞ്ഞാൽ തന്നെ ധ്യാനിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ജീവനെയാണ് ധ്യാനിക്കേണ്ടത്. അതാണ് ചിലർ പറയുന്നതാണ്, നീ ധ്യാനിക്കുക. എന്താണ് ധ്യാനിക്കുക? നീ ബോധമാണെന്ന് ധ്യാനിക്കുക. ബോധമാണ്, ആരുടെ ബോധം? എന്റെ ബോധം. എന്റെ ബോധമായിട്ട് ഞാൻ എന്നെ ധ്യാനിച്ചു കഴിഞ്ഞാൽ എന്റെ ബോധം എന്ന് പറയുന്നത് വിവരക്കേടാണ്. ബോധമുണ്ടോ? ഇല്ല. അപ്പോൾ വിവരക്കേടായിട്ട് എന്നെ ധ്യാനിക്കാൻ ദോഷം വരും. അതുപോലെയാണ് പ്രാണനായും മനസ്സായും ഒക്കെ ധ്യാനിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള ദോഷം. യഥുക്തം പ്രാണ മനോമയ പ്രാണശരീര ഇത് ജീവലിംഗം. ഇതെല്ലാം ജീവന്റെ അടയാളങ്ങളാണ്. ബോധമെന്ന് പറഞ്ഞാൽ, അറിവെന്ന് പറഞ്ഞാൽ, പ്രാണനെന്ന് പറഞ്ഞാൽ, മനസ്സെന്ന് പറഞ്ഞാൽ, ഇതെല്ലാം ഒരു ജീവനോട് ഉപദേശിക്കുമ്പോൾ സ്വാഭാവികമായും ജീവൻ ഇതെല്ലാം തന്നിൽ തൻ്റെതായി ഗ്രഹിക്കുന്നതുകൊണ്ട് തൻ്റെ അടയാളങ്ങളായിട്ടാണ് ഗ്രഹിക്കുന്നത്. ഇതിലൂടെയൊക്കെ ഒരാൾ ധ്യാനിച്ചു കഴിഞ്ഞാൽ തന്നെയായിരിക്കും ധ്യാനിക്കുന്നത്. അതനാവശ്യമാണ്, അതിൻ്റെ ആവശ്യമുണ്ട്. തന്നെ തനിക്കറിയാം. ആർക്കറിയാൻ വയ്യാത്ത തനിക്ക് ബോധം ഉണ്ട് എന്നുള്ള കാര്യം, തനിക്ക് പ്രാണമുണ്ടെന്നാരാ അറിയാത്തത്, തനിക്ക് മനസ്സുണ്ടെന്നാരാ അറിയാത്തത്. എന്ന് പറയുന്നത് ഇത് ജീവലിംഗം, ഇതെല്ലാം ജീവലിംഗങ്ങളാണ്. ഇതല്ല ഇവിടെ ധ്യാനിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നത്. പിന്നെ എന്തിനാ മനോമയൻ പ്രാണശരീരൻ എന്നെല്ലാം ഉപാസനാ പ്രകൃതി പറഞ്ഞത്? എന്താ ധരിക്കേണ്ടത്? ഇന്നത്തെ ബ്രഹ്മൺ ഉപപദ്ധ്യത, ഇതൊന്നും ബ്രഹ്മത്തിൽ യോജിക്കില്ലല്ലോ. ഇതെല്ലാം കൊണ്ട് എങ്ങനെ ബ്രഹ്മത്തെ ഉപാസിക്കാൻ പറ്റും? എന്ന് വെച്ചാൽ ഈശ്വരനെ എങ്ങനെ ഉപാസിക്കാൻ കഴിയും? ഇതി എന്നുള്ള പ്രശ്നത്തിന് സമാധാനം പറയുന്നു, തദപി ബ്രഹ്മൺ ഉപപദ്ധ്യത ഇതി ഭ്രൂമഹ. ഭാഷ്യകാരം പറയുന്നു, ഞാൻ പറയുന്നു, വയം ഭ്രൂമഹ, എന്റെ അഭിപ്രായമാണ്, ഇതെല്ലാം ബ്രഹ്മത്തിന് യോജിക്കും. അതാണ് പറഞ്ഞത്. എന്ത് പറയുന്നു എന്നുള്ളതല്ല, എന്ത് വിവക്ഷയിൽ പറയുന്നു എന്നുള്ളതാണ്. എന്ത് കേൾക്കുന്നു എന്നുള്ളതല്ല, അതിൽ നിന്ന് എന്തിനെ ഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതാണ് മുഖ്യം. വിവക്ഷ എന്ന് പറയുന്നത് എന്താണ്? അതിൽ നിന്നെന്താണ് ഉപാധേയമായിരിക്കുന്നത്? ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ എന്തുപാധേയമായിരിക്കുന്നു അതിനെ എടുക്കണം. അപ്പോൾ ഇതും ബ്രഹ്മധ്യാനത്തിന് ഇതെല്ലാം ഉപയോഗിക്കും. എന്തുകൊണ്ട്? സർവാത്മത്വാത് ഹി ബ്രഹ്മണോ ജീവസംബന്ധിനി മനോമയത്വാദീനി ബ്രഹ്മസംബന്ധിനി ഭവന്തി. മനോമയനായിരിക്കുന്നത് ആരാണ്? നേരത്തെ ആകാശത്തിൻ്റെ കാര്യം പറഞ്ഞു, അതും ഈശ്വരൻ തന്നെ. എന്തുകൊണ്ട്? ഞാൻ എൻ്റെ മനസ്സിന് ഉടയനാണ്, ഉടമസ്ഥനാണ്. ഈശ്വരനാണെങ്കിലോ സർവ മനസ്സിൻ്റെയും അധിപതിയാണ്. അപ്പോൾ അവിടെ മനോമയനായിരിക്കുന്ന എന്താണ്? സർവ മനസ്സും സർവപ്രാണനും ഏതൊരു ഈശ്വരനിലാണോ നിലനിൽക്കുന്നത് അതാണ് ഈശ്വരൻ. അങ്ങനെ എടുക്കണം. സർവപ്രാണമയനായി, അതല്ല ഈശ്വരൻ്റെ ഹിരണ്യഗർഭൻ എന്നും മറ്റും പറയുന്നു. സർവ മനോമയനായി ഇരിക്കുന്നത് ആരാണ്? അവിടെ പ്രാണമയനായി മനോമയനായി ഉപാസിക്കാൻ വരുമ്പോൾ ഞാൻ എൻ്റേത് എന്നുള്ളതിനെ അങ്ങ് വിട്ടാൽ മതി. ഞാൻ എൻ്റേതെന്ന് പറയുമ്പോഴാണ് അത് ജീവ ഉപാസനയായി മാറുന്നത്, അസംബന്ധമായി മാറുന്നത്. അറിവ് എന്ന് പറയുമ്പോൾ എന്താണ്? ഞാൻ എൻ്റെ അറിവ് എന്ന് അതിനെ സങ്കോചിപ്പിക്കാതിരുന്നാൽ മതി. എല്ലാ അറിവുകളും ഏതൊരു തത്വത്തിലാണോ ഇങ്ങനെ പ്രവഹിക്കുന്നത് ആ തത്വം എന്നിടണം. സമുദ്രത്തിലെ തിരകൾ എന്നതുപോലെ സർവം എവിടെയാണോ പ്രകടമായിരിക്കുന്നത് അത് ഇറങ്ങണം. അപ്പോൾ അത് ഈശ്വരൻ തന്നെയാവും. അതാണ് അവിടെ പറഞ്ഞു വിവക്ഷ ഉപാധേയത്തെ എടുക്കണമെന്ന് പറയുന്നത്. എന്തുകൊണ്ട്? സർവാത്മത്വാ ഈശ്വരൻ സർവസ്വരൂപനാണ്. അതുകൊണ്ട് ബ്രഹ്മണ ബ്രഹ്മത്തിന് ജീവസംബന്ധീനി മനോമയത്വാധീനി ബ്രഹ്മസംബന്ധീനി ഭൂമി. ഇത് ജീവസംബന്ധിയാണ്, ശരിയാണ്. പ്രാണൻ മനസ്സെന്നൊക്കെ പറയുന്നത് എനിക്ക് എന്നെ എന്നിലേ മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ശ്രുതിയുടെ ഉപദേശത്തെ ഗ്രഹിക്കുമ്പോൾ അവിടെ ഞാൻ എൻ്റേത് എന്നുള്ളതിനെ വിട്ടിട്ട് അതിനെ ഈശ്വര സംബന്ധിയായി ഗ്രഹിക്കുക. എന്തുകൊണ്ട്? സർവഭൂതസ്ഥിതനാണ് ഈശ്വരൻ. സർവഭൂത ഹൃദയസ്ഥിതനെന്ന് പറയുന്നു. അപ്പോൾ സർവഹൃദയങ്ങളും ഈശ്വരൻ്റെ ഹൃദയമാണ്, സർവ മനസ്സും ഈശ്വരൻ്റെ മനസ്സാണ് എന്ന് ഈശ്വരനെ ധ്യാനിക്കണം. അപ്പം അത് തൻ്റെ ഈ പരിച്ഛിന്ന ഭാവത്തെ അല്ല, അപരിച്ഛിന്നമായ ഈശ്വര സ്വരൂപത്തെയാണ് ധ്യാനിക്കേണ്ടത് എന്നർത്ഥം. അതുകൊണ്ട് ജീവസംബന്ധിയാണ് ഈ കാര്യങ്ങളെല്ലാം, പക്ഷേ അതിനെ ഈശ്വര സംബന്ധിയായി ധ്യാനിക്കണം. തഥാച ബ്രഹ്മവിഷയ ശ്രുതി സ്മൃതി ഭവത. അത് മാത്രമല്ല, ഇവിടെ പറഞ്ഞ പ്രാണൻ മനസ്സ് ബുദ്ധി ഇത്തരം സൂക്ഷ്മ വിഷയങ്ങൾ ഹൃദയം തുടങ്ങിയ സൂക്ഷ്മ വിഷയങ്ങൾ മാത്രമല്ല ഈശ്വര സംബന്ധിയായിരിക്കുന്നു. അല്ലെങ്കിൽ വലിയ മഹത്തായ കാര്യങ്ങൾ മാത്രമല്ല, എങ്ങനെ സത്യകാമൻ സത്യസങ്കല്പൻ ജായാൻ പൃഥിവ്യ ആകാശത്തേക്കാൾ വലുത്, അങ്ങനെയുള്ള വലിയ വലിയ മഹത്തായ കാര്യങ്ങളല്ല ഈശ്വരനെ സംബന്ധിച്ചിരിക്കുന്നത്. ഇവിടെ മഹത്തായതും അല്പമായതും എല്ലാം ഈശ്വര സംബന്ധിയാണ്. അതാണ് തഥാച ബ്രഹ്മവിഷയ ശ്രുതി സ്മൃതി ഭവ. ഇക്കാര്യത്തെ ശ്രുതിയും സ്മൃതിയും പറയുന്ന എന്താണ്? ത്വം സ്ത്രീ, ഈശ്വരനെ കുറിച്ച് പറയുന്നതാണ്. നീ തന്നെയാണ് സ്ത്രീയായിരിക്കുന്നത്. ത്വം പുമാൻ, നീ തന്നെയാണ് പുരുഷനായിരിക്കുന്നത്. അവിടെ വ്യക്തമായി ശ്രുതിയുടെ ഉപദേശത്തിൽ അവിടെ നമുക്ക് ന്യൂനത ഒന്നും കാണാനില്ല. ഈശ്വരൻ പറയുന്ന ഈശ്വരൻ എന്ന് പറയുന്നത് അത് നീ തന്നെയാണ് സ്ത്രീയായിരിക്കുന്നത്, നീ തന്നെയാണ് പുരുഷനായിരിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ അവിടെ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ എന്ന് പറയുന്നതിന് എന്തെങ്കിലും ഭേദമുണ്ടോ? യാതൊരു ഭേദമില്ല. ഏതെങ്കിലും ഒന്നിൽ ഉത്കൃഷ്ടതയും മറ്റൊന്നിൽ നികൃഷ്ടതയും ഉണ്ടോ? ഇല്ല. രണ്ടിനും ഒരുപോലെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ത്വം കുമാര ഉതവാ കുമാരി, നീയാണ് കുമാരനായിരിക്കുന്നത്, നീ തന്നെയാണ് കുമാരിയായിരിക്കുന്നത് എന്നുവെച്ചാൽ ഈ സാധാരണ ഭാവങ്ങളല്ല. മുമ്പ് പറഞ്ഞല്ലോ യദ്യത് വിഭൂതിമത് സത്വം ശ്രീമത് ഊർജിതം, അങ്ങനെയുള്ള ഭാവങ്ങൾ മാത്രമല്ല, ലോകസാധാരണമായിരിക്കുന്ന സാമാന്യമായ ജീവഭാവങ്ങൾ അത് അതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സ്ത്രീ ആയിരിക്കുന്ന നീയാണ്, നീ എന്ന് പറഞ്ഞാൽ ഈശ്വരനെയാണ്. ത്വം എന്ന് പറയുന്ന ശബ്ദം മലയാളത്തിലേക്ക് നമ്മൾ അതിനെ പറയുമ്പോൾ നീ എന്ന് പറയും. മലയാളത്തിൽ പറയുമ്പോൾ അതിന് ബഹുമാനം കുറവുള്ള ഒരു വാക്കാണ് നീ എന്ന് പറയുന്നത്. ഇവിടെ പറയുമ്പോൾ അതിന് ബഹുമാനക്കുറവൊന്നുമില്ല. അത് ഈശ്വരന് പ്രത്യേകിച്ച് ബഹുമാനമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ബഹുമാനം വേണ്ടത് ഈ സ്വാമിമാർക്കൊക്കെയാണ്. അവരെ വളരെ ബഹുമാനമുള്ള വാക്കുകൾ പറഞ്ഞില്ലെങ്കിൽ അവർക്ക് ഇച്ഛാഭംഗം ഉണ്ടാകും, ദേഷ്യം വരും, അതൊക്കെ വരും. ഈശ്വരന് അങ്ങനെയുള്ള നിർബന്ധമൊന്നുമില്ല. സാധാരണ വാക്കിൽ അഭിസംബോധന ചെയ്താൽ മതി. അല്ലയോ മഹാനായ ഈശ്വര എന്നൊന്നും പറയേണ്ട കാര്യമില്ല. അങ്ങനെ നമ്മൾ പറയാറുമില്ല. പക്ഷെ സ്വാമിയെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ സ്വാമിക്ക് ദേഷ്യം വരുന്നു, അങ്ങനെ തന്നെ പറയണം. അങ്ങനെ രണ്ടും തമ്മിലെ വ്യത്യാസം ഞാനത് വെറുതെ പറയുന്നതല്ല. ഒരു സ്വാമി എന്നോട് ദേഷ്യപ്പെട്ടു, നിങ്ങൾ ഇത്രയും വിവരമില്ലാതെ സംസാരിക്കുന്ന എന്താ ഈശ്വരനെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ നീ എന്നുള്ള പദം ഉപയോഗിച്ചു എന്ന് പറഞ്ഞു. എന്നോടൊരു ഒരു സൗഹാർദ്ദത്തിൽ സുഹൃത്തായ ഒരു സ്വാമി പറഞ്ഞു, നമ്മൾ തീർച്ചയായിട്ടും ഈശ്വരനെ കുറിച്ച് ഞാൻ അങ്ങനെ ഉപയോഗിച്ച് ശരിയാണ്, ആ ശ്രുതിയിലുണ്ടെന്നും പറഞ്ഞ സ്വാമിക്ക് അതിനെ കുറിച്ചൊന്നും ബോധമുള്ള ആളല്ല, അതുകൊണ്ട് ഞാൻ അതൊന്നും പറഞ്ഞു, വിവരമുള്ള ആൾ ഞാൻ പറഞ്ഞു. പക്ഷേ അങ്ങയെക്കുറിച്ച് താങ്കളെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ഒരിക്കലും നീ എന്ന് പറയത്തില്ല പോരെയാ. സ്വാമിക്ക് സന്തോഷമായി. ഇവിടെ ശ്രുതി പറയുന്ന എന്താണ്? ത്വം സ്ത്രീ, നീയാണ് സ്ത്രീയായിരിക്കുന്നത്. ത്വം പുമാൻ, നീയാണ് പുരുഷനായിരിക്കുന്നത്. ത്വം കുമാരഹ ഉതവ കുമാരി, നീയാണ് കുമാരനായിരിക്കുന്നത്. നീയാണ് കുമാരിയായിരിക്കുന്നത്. അവസ്ഥാവിശേഷത്തെ കാണിക്കുന്നു. എന്നുവെച്ചാൽ പല അവസ്ഥകളിലൂടെ കടന്നുപോകുന്നു. ഇവിടെ മനുഷ്യ ജന്മത്തിൽ വന്നിട്ട് ഈ പല അവസ്ഥകളിലൂടെ സ്ത്രീ പുരുഷ ഭേദത്തോടുകൂടി കടന്നുപോകുന്നു. നീ തന്നെയാണ്. ത്വം ജീർണ, നീയാണ് വൃദ്ധനായി, ജീർണനായി. ദണ്ഡേന വഞ്ചസി, പടി ഊന്നി എഴഞ്ഞഴഞ്ഞു പോകുന്നത് വഞ്ചസി. ഭൂമിയിൽ വടിയും കൊത്തിയിട്ട് ഡാ പോലെ വളഞ്ഞ് എഴഞ്ഞഴഞ്ഞു പോകുന്നവർ, അത് നീ തന്നെയാണ് എന്ന് പറയും. ത്വം ജാത ഭവസി, നീയാണ് ജാതനായിരിക്കുന്നത്, ശിശുവായിരിക്കുന്നത് പറയുന്നു. വിശ്വതോമുഖ പറയുന്നു, ഈ നാനാമുഖങ്ങളോടുകൂടിയിരിക്കുന്നത്, നാനാരൂപങ്ങളോടുകൂടിയിരിക്കുന്നത് നീ തന്നെയാണ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഈശ്വരനെ എന്താണോ ജീവന് അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ വിഷയമായിരിക്കുന്ന ഏത് ഭാവവും, എന്താണോ വിഷയമായിരിക്കുന്ന ഏതൊന്നിനെയും അവിടെ ഈശ്വരനെന്ന് പറയാം. അതിൽ അവന് ചിരപരിചിതമായിരിക്കുന്ന മനുഷ്യന്റെ വിവിധ ഭാവങ്ങളെ, കാരണം അവൻ മനുഷ്യനാണ്, ഇതൊക്കെ ഉപദേശിക്കുന്ന മനുഷ്യനോടല്ലേ, പക്ഷിയോടും മൃഗത്തോടും ഒന്നുമല്ലല്ലോ. അപ്പോ ആ മനുഷ്യന് ചിരപരിചിതമായിരിക്കുന്ന തന്നിൽ തന്നെയുള്ള ഭാവങ്ങൾ, താനാണല്ലോ ശിശുവായിരുന്നു, താനാണിപ്പോൾ പുരുഷനായിരിക്കുന്നത്, താനാണ് സ്ത്രീയായിരിക്കുന്നത്, താനാണ് കുമാരനും കുമാരിയുമായിരിക്കുന്നത്, താനാണ് വൃദ്ധനായത്. അപ്പോൾ ഇതാണ് തനിക്ക് അഹം മമ എന്ന് തന്നെ അറിയുന്ന ഭാവങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അതിനെ എടുത്തു കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. അന്യനെക്കുറിച്ച് പറയുന്നതിനേക്കാളും തന്നെക്കുറിച്ച് പറയുന്നു എന്ന് ശ്വേതാശ്വരതി പറയുമ്പോൾ എന്താണ്, ഇവിടെ ജീവസംബന്ധിയായി പറയുന്ന ഇതെല്ലാം എന്താണ്, ബ്രഹ്മവിഷയി, ബ്രഹ്മത്തിൻ്റെ തന്നെ ഭാവങ്ങളാണ്, എന്നുവെച്ചാൽ ഈശ്വരൻ്റെ തന്നെ ഭാവങ്ങളാണ് ഇത്. അപ്പം ഈശ്വരനെ ഉപാസിക്കുന്നതിന് ഇന്നതെ സ്വീകരിക്കാവുന്നില്ല. പിന്നെ ഏതിനെയും അവൻ്റെ ഭാവന കൊണ്ട് അതിനെ പരിശുദ്ധമാക്കിയാൽ മതി. അങ്ങനെ ഈശ്വര ഭാവനയിലൂടെ കാണുമ്പോൾ ഏതിനെ ഉപാസിക്കും? അപ്പോൾ മനുഷ്യൻ്റെ ഭാവങ്ങളെയും ഉപാസിക്കും. അതുകൊണ്ടാണ് നമ്മളിവിടെ മൃഗങ്ങളെ ഉപാസിക്കുന്നത്. മനുഷ്യൻ മാത്രമല്ല മൃഗങ്ങളെയും ഉപാസിക്കുന്നു. പക്ഷെ അവിടെ എന്താണ് അതിൻ്റെ പിന്നിൽ? ആ ഈശ്വര ഭാവന വരുന്നു, ഒരു തൻ്റെ ഭാവനയ്ക്ക് ഒരു പരിശുദ്ധി വരുന്നു. എന്തുകൊണ്ട്? ഒന്നുകൂടി വിശദീകരിക്കും. ഭഗവത്ഗീതയോട് ധരിച്ച് സർവത പാണിപാദം സർവതോക്ഷി ശിരോമുഖം സർവത ശ്രുതിമന്ദോക്കെ സർവമാവൃത്തി തിഷ്ഠതി. അതിൻ്റെയും താല്പര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സർവത പാണിപാദം എന്ന് പറഞ്ഞാൽ എല്ലാ പാണികളും എല്ലാ പാദങ്ങളും ഈശ്വരൻ്റെ തന്നെയാണ്. സർവതോക്ഷി ശിരോമുഖം സർവകണ്ണുകളും സർവശിരസ്സുകളും അത് ഈശ്വരൻ്റെ തന്നെയാണ്. സർവത ശ്രുതിമന്ദോക്കെ സർവ ശ്രുതികളും ഈശ്വരൻ്റെ തന്നെയാണ്. അത് പറയുന്ന ഇവിടെ ലോകെ, ഇവിടെ നിങ്ങൾ കാണുന്ന ഈ ലോകത്തെക്കുറിച്ച് പറയുകയാണ്. ഇതെല്ലാം ഈശ്വരൻ്റെതാണ്. സർവം ആവർത്തി തിഷ്ഠതി. ഈശ്വരൻ എന്ത് ചെയ്യുന്നു? സർവത്തോടും സർവ താതാത്മ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു. സർവം ആവർത്തി തിഷ്ഠതി എന്നുവെച്ചാൽ ജഗത്സ്വരൂപനായി ഈശ്വരൻ സ്ഥിതി ചെയ്യുന്നു. ഇങ്ങനെയും പറയുന്നുണ്ട്. ഇത് രണ്ടും മനസ്സിലാക്കണം. ഏതൊരു ശ്രുതിയാണോ പറയുന്നത് ഈ ജഗത്ത് പരമാർത്ഥമല്ല, ഇത് മിഥ്യയാണ് എന്ന് പറയുന്ന അതേ ശ്രുതി തന്നെ പറയുന്ന എന്താണ്? ഈശ്വരൻ ജഗത് സ്വരൂപനായി ജഗത് താതാത്മ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ പറയുമ്പോൾ ജഗത്തിനെ കുറിച്ച് എന്താണ്? ജീവന് നല്ല ഭാവന ഉണ്ടാകാൻ, നല്ല സങ്കല്പങ്ങൾ ഉണ്ടാകാൻ, ജഗത്തിനെ സംബന്ധിച്ച് നല്ല ഇച്ഛ അതുണ്ടാകുന്നതിന്, ജഗത്തിനെ സംബന്ധിച്ച് ജീവനിൽ നിന്ന് നല്ല കർമ്മങ്ങൾ ഉണ്ടാകുന്നതിന്, സത്പ്രവൃത്തികൾ ഉണ്ടാകുന്നതിന്, ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് ഈശ്വരനെ ജഗത്സ്വരൂപമായും കാണിക്കുന്നത്. അപ്പോൾ ഈശ്വര ഉപാസന എന്ന് പറയുന്നതിന് വളരെ വിപുലമായ അർത്ഥം വരും. ഒന്ന്, ഇവിടെ എന്താണ് ഇവിടെ പറയുന്ന പോലെ ഈശ്വര ഭാവന, അത് ആന്തരികമായ മാനസികമായ ഭാവന, അതൊരു ഉപാസനയാണ്. അപ്പം മനസ്സുകൊണ്ട് ധ്യാനിക്കുന്നത് മാത്രമല്ല ഉപാസന. പിന്നെ വാചികമായ ഉപാസന, ജഗത്തിന് വാചികമായ ഉപാസന, അതും നല്ല വാക്കുകൾ പറയുന്ന അത് ഉപാസനയാണ്. പിന്നെ ജഗത്തിന് വേണ്ടി വരുന്ന നല്ല പ്രവൃത്തികൾ അത് ഉപാസനയാണ്. അത് ഇവിടെ ഇപ്പം സ്മൃതിയാവും തിരിച്ചിരിക്കുന്നു. സത്പ്രവൃത്തികൾ വേദത്തിലും പറയുന്നുണ്ട്, പ്രവൃത്തികളെക്കുറിച്ച്, ധാർമ്മികമായ പ്രവൃത്തികളെക്കുറിച്ച് വേദത്തിലും പറയുന്നുണ്ട്. ധർമ്മമേ അനുഷ്ഠിക്കാവിടത്തും പറയും. സ്മൃതിയിൽ ഗീതയിലും മറ്റും പറയുമ്പോൾ എന്താണ്? ഇങ്ങനെ ഒരു തത്വത്തെ നിർത്തിക്കൊണ്ടാണ് പറയുന്നത്. അവിടെ കർമ്മയോഗത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ കർമ്മവും ഈശ്വര ഉപാസനയായി പ്രവർത്തിക്കുക എന്ന് പറയുന്നു. ഇപ്പോൾ നമ്മൾ കർമ്മയോഗത്തിലേക്ക് വരും. അപ്പോൾ ഉപാസന എന്ന് പറയുന്നത് കണ്ണടച്ച് ധ്യാനിക്കുന്നത് മാത്രമല്ല, എല്ലാം ഉപാസനയുടെ ഭാഗമായിട്ട്. അപ്പോൾ അവിടെ ഏത് കർമ്മം എന്നുള്ളവ വരും. ഇപ്പോൾ സ്വാർത്ഥമായി ചെയ്യുന്ന കർമ്മങ്ങൾ അതൊരിക്കലും ഈശ്വര ഉപാസനയാകത്തില്ല. എന്നുകൊണ്ട്? ഈശ്വരൻ ജഗത് സ്വരൂപനാണ്, സർവാത്മകനാണ്. അപ്പോൾ അവിടെ കർമ്മം എങ്ങനെയുള്ള കർമ്മം എന്ന് പറയും? പരോപകാരാർത്ഥമുള്ള കർമ്മങ്ങൾ എന്ന് പറയും. പരോപകാരാർത്ഥം ചെയ്യുന്ന സ്വധർമ്മങ്ങൾ, അത് പറയുന്നതാണ് ലോകക്ഷേമത്തിന് വേണ്ടി ചെയ്യുന്ന സ്വധർമ്മം, അതും ഈശ്വര ഉപാസനയാണ് എന്നുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്ന സന്ദർഭത്തിലാണ് ഇവിടെ ഇക്കാര്യം പറഞ്ഞത്. സർവത പാണിപാദം സർവദോക്ഷി ശിരോമുഖം എന്ന് പറയുന്നു. പക്ഷെ അവിടെ എല്ലാം എന്ത് വരുന്നു? കർമ്മങ്ങളുടെ കാര്യമോ? അവിടെ സ്വാർത്ഥ താല്പര്യങ്ങളില്ലാതെ പരാർത്ഥമായി ചെയ്യുന്ന പ്രവൃത്തികളിൽ അത്, കാരണം ഈശ്വര സർവാത്മകമാകുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും. അത് ഈശ്വര ഉപാസനയാണ്. അതുകൊണ്ടാണ് കർമ്മയോഗത്തിനും പ്രാധാന്യം വന്നു. അതുകൊണ്ട് നമ്മളവിടെ പറഞ്ഞു കർമ്മയോഗം എന്ന് പറയുന്നതും ഒരു ഉപാസനയാണ്. അത് തത്വജ്ഞാനമല്ല. അവിടെ പ്രത്യേകിച്ച് പറഞ്ഞു കർമ്മയോഗം അജ്ഞനുള്ളതാണ് ഭാഷ്യകാരൻ പറഞ്ഞു. അതൊക്കെ ഇപ്പോൾ ഓർമ്മിക്കണം. തത്വജ്ഞാനിയുടെ കർമ്മം അത് കർമ്മമല്ല. കർമ്മയോഗി എന്ന് പറയുന്നത് തത്വജ്ഞാനിയല്ല. ഇനി ലോകക്ഷേമാർത്ഥം ദഗ്ധ ജ്ഞാനാഗ്നിനാ സർവം, ജ്ഞാനാഗ്നി കൊണ്ട് സർവത്തെയും ദഹിപ്പിച്ച് ഉദ്ദേശ്യ ജഗതാം ഹിതം, ജഗത്തിന്റെ ഹിതത്തിന് വേണ്ടി ചെയ്യുന്ന ഒരുവനെ യോഗി എന്ന് വിളിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ആ തത്വത്തെ ഗ്രഹിച്ചിട്ടാണെങ്കിൽ. മറിച്ച് കർമ്മയോഗി എന്ന് പറയുമ്പോൾ ഗീതയിൽ പറയുന്നത് അജ്ഞന്റെ കർമ്മങ്ങളെയാണ് അവിടെ പറയുന്നത്. അതെന്തുകൊണ്ട് ഈ തത്വത്തെ ഗ്രഹിച്ചുകൊണ്ട്? അവിടെയും തത്വഗ്രഹണം ആവശ്യമാണ്. കർമ്മയോഗിക്കും തത്വജ്ഞാനം ആവശ്യമാണ്. പക്ഷെ അവിടെ തത്വജ്ഞാനം അയാൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ആ തത്വജ്ഞാനത്തെ ഉപാസന വേണ്ടി ഉപയോഗിക്കുന്നു. തത്വത്തെ ഗ്രഹിച്ചുകൊണ്ട് അയാൾ ഉപാസകനായിരിക്കുന്നു. എങ്ങനെയുള്ള ഉപാസന? ഒന്ന്, മാനസിക സങ്കല്പരൂപത്തിലുള്ള ഉപാസന, വാക്കുകൊണ്ടുള്ള ഉപാസന, പ്രവൃത്തി കൊണ്ടുള്ള ഉപാസന. അതിലൂടെ അതെന്തിനു വേണ്ടിയെന്ന് പറഞ്ഞു, തത്വ ശുദ്ധിക്ക് വേണ്ടി, അവൻ്റെ അന്ധകണ്ണത്തിൻ്റെ ശുദ്ധിക്ക് വേണ്ടി. ഉപാസന ഇവിടെയും അംഗീകരിക്കുന്നു. പക്ഷെ ഇവിടുത്തെ ഉപാസന എന്ന് പറയുന്നത് ധ്യാനരൂപത്തിലുള്ള ഉപാസന. അതാണ് ഇവിടെ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ജ്ഞാനോപാസന എന്ന് പറയാം. ധ്യാനം എന്ന് പറയുന്നത് മാനസികമായ വൃത്തിപ്രവാഹമാണ്, അത് ജ്ഞാനമാണ്, മനസ്സിൻ്റെ ഏകതാനത്വമാണ്. അവിടെയും പ്രവർത്തിക്കുന്ന മനസ്സാണ്, മനസ്സേകാകാരമാകുന്ന. അതുകൊണ്ട് അതിനെ നമുക്ക് പറയാം ജ്ഞാനോപാസന എന്ന് പറയുന്നു. എന്തുകൊണ്ട്? മനസ്സ് അല്ലെങ്കിൽ ജ്ഞാനം അവിടെ ഉപാധികളെ ആശ്രയിക്കുന്നു. എന്തുപാധികളെ? സത്യസങ്കല്പത്വം തുടങ്ങിയ ഉപാധികളെ ആശ്രയിക്കുന്നു. ഉപാസന എന്ന് പറയുന്നത് ആർക്ക് സാധ്യമായ കാര്യമാണ്. അതിനുള്ള ഇച്ഛയുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ ആർക്കും ഉപാസിക്കാം, ധ്യാനിക്കാം. അതിലെത്രമാത്രം അയാൾ പുരോഗമിക്കുന്നു എന്നുള്ളത് അയാളുടെ യോഗ്യതയെ ആശ്രയിച്ചിരിക്കുന്നു. പക്ഷേ ആർക്കും ആകാമെന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. നാനാതരത്തിലുള്ള ഉപാസനയ്ക്ക് വേണ്ടിയിട്ട്, ഈ ജഗത്തിനെ തന്നെ പരമാത്മാവിൻ്റെ വിഭൂതിയായി കണ്ട് ഉപാസിക്കുന്നതിനാണ് അവിടെ വിഭൂതികളെ കുറിച്ച് ചർച്ച ചെയ്തത്. അത് പറഞ്ഞു തുടക്കത്തിൽ ഭാഷകാരൻ പറഞ്ഞു. ഇതിൻ്റെ എല്ലാം ഇതെല്ലാം ഉപനിഷത് സാരസംഗ്രഹമാണ്. അവിടെ നാനാ വിഭൂതികളെ കുറിച്ച് ചർച്ച ചെയ്തില്ല. എല്ലാം ശ്രുതിയിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് ശ്രുതികൾ. ഇവിടെ നിന്നാണ് അവിടെ സംഗ്രഹിച്ചത്, ഗീതയിലും മറ്റും. ഈ പറയുന്നതെല്ലാം ഉപാസനയുടെ കാര്യം, ഉപാസകന്റെ ഭാവന എന്തായിരിക്കണം, പരമാത്മാവിനെ കുറിച്ചുള്ള ഭാവന എന്തായിരിക്കണം, ജഗത്തിനെ കുറിച്ചുള്ള ഭാവന എന്തായിരിക്കണം, അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ സത്യസങ്കല്പത്വം, സത്യകാമത്വം, സർവജ്ഞത്വം തുടങ്ങിയ ഗുണങ്ങളോടുകൂടിയ ഈശ്വരനെ എന്ന് ഈശ്വരനെ ഗ്രഹിക്കുമ്പോൾ ഈശ്വരനെക്കുറിച്ച്, ഈശ്വരൻ്റെ ഔത്കൃഷ്ടം അല്ലെങ്കിൽ ഈശ്വരൻ്റെ മഹത്വത്തെക്കുറിച്ച് ധാരണയുണ്ടാവും. അപ്പോൾ ഉത്കൃഷ്ടത എന്ന് പറയുന്നത് ജീവനെ അപേക്ഷിച്ച് ഉപാസകനായിരിക്കുന്ന, ജീവനെ അപേക്ഷിച്ച് ഉപാസനായിരിക്കുന്ന ജീവന്റെ ഔത്കൃഷ്ടം, മഹത്വം. അപ്പോൾ തനിക്ക് തന്നെക്കാൾ മഹത്തായ ഒന്നിനെ കുറിച്ചുള്ള ബോധം വരുമ്പോൾ, അതെന്തായാലും ശരി, സ്വാഭാവികമായിട്ടും അവന്റെ മനസ്സിൽ വരുന്ന വികാരമാണ് ആരാധന. അതുകൊണ്ടാണ് ഉപാസനയ്ക്ക് ആരാധന എന്നുള്ള അർത്ഥം വരുന്നത്. തന്നെക്കാളും മഹത്വം ഒരിടത്ത് കാണും, അത് ഈശ്വരൻ കാണും. അപ്പോ ആ മഹത്വമുള്ള ആ വസ്തുവിനോട് അല്ലെങ്കിൽ തത്വത്തോട് ഏതായാലും ശരി, ഈശ്വരനായാലും ശരി മറ്റെന്തെങ്കിലും ആയാലും ശരി, അതിനോട് തോന്നുന്ന മാനസിക വികാരമാണ് ഭക്തി എന്ന് പറയുന്നത്. എവിടെ ഉത്കൃഷ്ടത മഹത്വം ജീവൻ കാണുന്നു അവിടെയെല്ലാം ആ തത്വത്തോട് അവന്റെ മനസ്സിൽ ഭക്തി എന്ന് പറയുന്ന വികാരം ഉണ്ടാവും. അതാണ് ഉപാസനയുടെ ഭാഗമായി ആരാധന ഭക്തി എന്നെല്ലാം പറയുന്നു. അതുകൊണ്ട് ഉപാസകൻ എന്തായിരിക്കുന്നു? ആരാധകനായിരിക്കുന്നു. ഉപാസകൻ ഭക്തനായിരിക്കുന്നു. അതെല്ലാം ഈശ്വരന്റെ മഹത്വത്തെ ഒരുവൻ ഗ്രഹിക്കുന്നുണ്ട്, അവന് സ്വാഭാവികമായി തന്നെ സംഭവിക്കുന്ന അന്ധകരണ ഭാവങ്ങളാണ്, മാനസിക ഭാവങ്ങളാണ്. അതിനെല്ലാം വിശദീകരിക്കുന്നതാണ് മറ്റ് പുരാണങ്ങളും സ്മൃതികളും മറ്റും. ഇവിടെ ശ്രുതിയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെ ഇത്രയേ പറയുന്നുള്ളൂ, ഈശ്വരന്റെ മഹത്വം എന്താണെന്ന് വെളിപ്പെടുത്തുന്നു, ഈശ്വരന്റെ ഔത്കൃഷ്ട്യം ഉത്കൃഷ്ടത എന്താണെന്ന് ഇവിടെ വെളിപ്പെടുത്തുന്നു. ബാക്കി കാര്യങ്ങളെല്ലാം ഉപാസനയുടെ ഭാഗമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഇതൊന്നും അദ്വൈത ശാസ്ത്രമോ അല്ലെങ്കിൽ വേദങ്ങളോ അല്ലെങ്കിൽ വേദാന്തമോ ഒന്നും തന്നെ ഉപാസനയ്ക്കോ ഭക്തിക്കോ ഒന്നും വിരുദ്ധമായ കാര്യങ്ങളല്ല. പലവണ നമ്മളത് ചർച്ച ചെയ്ത കാര്യമാണ്. അപ്പോൾ ഇവിടെ ഇത്രയും കാര്യങ്ങൾ ഉപാസനയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അടുത്ത് പറയുന്നു ജ്ഞാനത്തെക്കുറിച്ച്. ഭാഷകാരൻ അതാണ്, എവിടെ ഉപാസനയെക്കുറിച്ച് പറയുന്നു അവിടെ തന്നെ ജ്ഞാനത്തെക്കുറിച്ചും പറയും. കാരണം ഉണ്ട്, ഉപാസനയാണ് ജ്ഞാനം എന്ന് ധരിച്ചു കളയരുത്, ഭ്രമിച്ചു കളയരുത്. ഉപാസന മഹത്വമുള്ളത് തന്നെയാണ്, അത് അതിൻ്റെതായ സ്ഥാനമുണ്ട്. പക്ഷെ എന്നെ രണ്ടിനെയും കൂടെ കൂട്ടിക്കുഴക്കരുത്. ഭക്ഷ്യകാല നിർബന്ധമുണ്ട്. താൻ വെളിപ്പെടുത്തുന്ന, അതായത് അദ്വൈതത്തെ അതിൻ്റെ പൂർണ്ണരൂപത്തിൽ വെളിപ്പെടുത്തിയത് ശങ്കരാചാര്യരാണ്. അതിൻ്റെ പൂർണ്ണരൂപത്തിൽ, അതിനെ കെട്ടുറപ്പോടുകൂടി എന്ന് പറഞ്ഞാൽ അതിനെ വളരെ സംശയരഹിതമായി മറ്റ് ദർശനങ്ങളിൽ നിന്നും മറ്റു ഉപാസനകളിൽ നിന്നും മറ്റ് പദ്ധതികളിൽ നിന്നും അതിനെ വേർതിരിച്ചെടുത്ത് വ്യക്തമായിട്ട് അതിനെ അവതരിപ്പിച്ചത്. അത് മുമ്പ് ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. പക്ഷെ അതിന് വ്യക്തത വരുത്തിയത് ശങ്കരാചാര്യരാണ്. പിന്നീട് വന്നവർ പലരും അതിനെ വീണ്ടും അവ്യക്തമാക്കി എന്നുള്ള ഒരു ദോഷമേ ചെയ്തിട്ടുള്ളൂ. ആണ് അദ്വൈതത്തെ സംബന്ധിച്ച് നമുക്കും ആശയക്കുഴപ്പം വരുന്നത്. അദ്വൈതത്തെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞ് യോഗത്തിലെത്തിച്ചേരും, അദ്വൈതത്തെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞ് ഉപാസനയിൽ എത്തിച്ചേരും, ഉപാസനയെക്കുറിച്ച് പറയാൻ പോയാൽ അദ്വൈതത്തിൽ ചെന്ന് നിൽക്കും, യോഗത്തിനെക്കുറിച്ച് വിശദീകരിക്കാൻ പോയാൽ അദ്വൈതത്തിലെത്തിച്ചേരും. ഇത് പിൽക്കാലത്ത് വന്ന തകരാറുകളാണ്. ഇതിനെല്ലാത്തിനെയും കൂടെ ചേർത്തൊരു അവിയലായി, കഴിക്കാൻ കൊള്ളാത്ത അവിയൽ അങ്ങനെയാക്കി മാറ്റി. പക്ഷെ ഭാഷ്യകാരൻ ഏത് സമയം ശ്രദ്ധിക്കുന്ന എന്താണ്? എന്താണ് ഉപാസന, എന്താണ് അദ്വൈത ബോധം, അതിനെപ്പോഴും വ്യക്തമാക്കി വേർതിരിച്ച് കാണിക്കും. അതിൽ ആശയക്കുഴപ്പം വരാൻ പാടില്ല. ഉപാസകനെ സംബന്ധിച്ച് ഉപാസന തത്വജ്ഞാനിയെ സംബന്ധിച്ച് തത്വബോധം, ഇത് രണ്ടും വേർതിരിഞ്ഞ് തന്നെ നിൽക്കുന്നു. അതുകൊണ്ട് അടുത്ത ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നു, അപ്രാണോ ഹ്യമന ശുഭ്ര ഇതി ശ്രുതി ശുദ്ധ ബ്രഹ്മ വിഷയ. പറഞ്ഞല്ലോ ശ്രുതിയുടെ താല്പര്യത്തെ ഗ്രഹിക്കുന്നു. ശ്രുതി ശുദ്ധ ബ്രഹ്മത്തെക്കുറിച്ചും കാണിക്കുന്നുണ്ട്, എന്നുവെച്ചാൽ ജ്ഞേയമായിരിക്കുന്ന ബ്രഹ്മത്തെക്കുറിച്ചും കാണിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ബ്രഹ്മത്തിന്റെ പരമാർത്ഥമായ സ്വരൂപം എന്താണെന്നും വെളിപ്പെടുത്തുന്നുണ്ട്. പറയുന്നു അത് ശുദ്ധമാണ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള അശുദ്ധം എന്നുള്ള അർത്ഥത്തിലല്ല. ശുദ്ധം എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നു? ഉപാധിരഹിതമായി പരമാർത്ഥ സ്വരൂപത്തിൽ എന്നുള്ള അർത്ഥം. നമ്മളെ ഭാഷയിൽ പ്രയോഗിക്കുന്ന ശുദ്ധിയെ അശുദ്ധിയുണ്ട്. ഉപാധികൾ എന്തൊക്കെയാണ്? സത്യസങ്കല്പത്വം, സർവജ്ഞത്വം. അതിനെന്തുകൊണ്ട് ഉപാധി എന്ന് പറഞ്ഞു? കാരണം അത് മനസ്സിനൊരു അവലംബമാണ്. അങ്ങനെ ഒരു അവലംബമില്ലാതെ ധ്യാനിക്കാൻ പറ്റത്തില്ല. ധ്യാനിക്കണമെങ്കിൽ മനസ്സിന് പിടിച്ചു നിൽക്കണ്ടേ? അതിന് ഉപാധികൾ ആവശ്യമാണ്. അറിയുന്നതിനാണെങ്കിലും ഉപാധിയുടെ ആവശ്യമില്ല. എന്തുകൊണ്ട് ഉപാധിരഹിതം എന്നും അറിയാം. ഉപാധി സർവ ഉപാധി വിവർജിതം എന്നും അതിനറിയാൻ പറ്റും. മനസ്സിന് വിഷയം എന്ന് അറിയണമെന്നില്ല. എന്തുകൊണ്ട്? യഥോ വചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ എന്നും അറിയാം. അപ്രമേയം എന്നും അതിനറിയാം. അവിഷയം എന്നും അറിയാം. അപ്പൊ അറിവ് ഒരിക്കലും ഉപാധികളെ ആശ്രയിക്കുന്നില്ല. അതാണ് അറിവിന്റെ ഒരു പ്രത്യേകത. എന്തുകൊണ്ട്? സ്വയം അറിവ് തന്നെ സ്വയം നിരുപാധികമായിരിക്കുന്നു. അറിവ് സ്വയം തന്നെ പറയുന്നു അത് സ്വയം പ്രകാശമായിരിക്കുന്നു. അതിന് ഇരളിന്റെ ആവശ്യമില്ല. അതതിന്റെ സ്വഭാവം തന്നെയാണ്. അത് വെളിപ്പെടുകയാണ്. അറിവിനെ അറിയുക എന്നല്ല പറയുന്നത്. എന്താണ്? അറിവ് വെളിപ്പെടുന്നു, അറിവ് സ്വയം പ്രകാശിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ അതിന് ഉപാധികളുടെ ആവശ്യം തോന്നുന്നു. അതിൽ നിന്നും വേറിട്ടൊരു ഉപാധിയുടെ ആവശ്യമില്ല. ഉപാസനയ്ക്ക് അങ്ങനെയല്ല. ഉപാസന എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഇവിടെ ഭൂമിയിൽ അഗ്നി ജ്വലിക്കണമെങ്കിൽ അതിന് ഇന്ധൻ, പ്രത്യേകിച്ചൊരു വസ്തുവിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ രണ്ടിനെയും കാണുന്നുണ്ട്. വിറകിനെയും കാണുന്നുണ്ട്, അഗ്നിയും കാണുന്നുണ്ട്. എന്താണ് സൂര്യനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവിടെ അത് തന്നെ എല്ലാം ഇന്ധനമായിരിക്കുന്നു, അത് തന്നെ പ്രകാശമായിരിക്കുന്നു, അത് തന്നെ. അവിടെ സൂര്യനിൽ നിന്നും വേറിട്ടൊരു വസ്തു നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്താണ് അവിടെ ജ്വലിക്കുന്നത്? അതിനെന്ത് പേര് പറഞ്ഞാലും ശരി, ഹീലിയമെന്നോ എന്തൊക്കെ പേരുകൾ പറഞ്ഞാലും എന്താണ് അത്? സ്വയം അത് ആദിത്യം തന്നെയാണ്. അവിടെ അതിനെ വേർതിരിക്കാൻ പറ്റത്തില്ല. പറയുന്നു അത് സ്വയം പ്രകാശമാണ്. അത് അതിൽ നിന്ന് പുറത്ത് ഒരു വസ്തുവിനെ അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അത് ആശ്രയിക്കുന്നില്ല. എന്താണോ അതിനെ ആശ്രയിക്കുന്നത് അത് അതിൽ തന്നെ ഉള്ളതാണ്. നമ്മളതിന് പല പേരുകൾ പറയും, ഹൈഡ്രജൻ, ഹീലിയം എന്നൊക്കെ പറയും സയൻസിൽ. ഒന്നും അതിൽ നിന്ന് വേറിട്ടല്ല. ഇവിടെ അങ്ങനെയല്ല, നമ്മൾ കാണുന്നുണ്ട്. എന്താണ് ഇത്? സോപാധികമായി ഇവിടെ പലതും വേണം. വിളക്ക് വേണം, തിരി വേണം, എണ്ണ വേണം, പിന്നെ അവിടെ ഒരു വെളിച്ചവും കാണും. ഇതാണ് ജ്ഞാനം ഉപാസനയും തമ്മിലുള്ള വ്യത്യാസം. ഇതിനെ പറയുന്ന എന്താണിത്? സ്വയം പ്രകാശിക്കുന്നതാണ്. അപ്പോൾ ഉപാധിരഹിതം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഇത് ശുദ്ധം, ശുദ്ധ ബ്രഹ്മവിഷയ എന്ന് പറയും. ഇത് ശുദ്ധബ്രഹ്മത്തെക്കുറിച്ചാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്രാണോ ഹ്യമനാ ശുഭ്ര. അവിടെ പിന്നെ ഉപാസിക്കാനൊന്നുമില്ല, ധ്യാനിക്കാനൊന്നുമില്ല. വാചികമായോ മാനസികമായോ കായികമായോ ഒരു ഉപാസനയ്ക്ക് അവിടെ സ്ഥാനമില്ല. അതിനെ ഗ്രഹിക്കുക, തത്വത്തെ ഗ്രഹിക്കുക എന്നുള്ളത്. ഈ എന്തു മനോമയ പ്രാണശരീര ഇതി സഗുണബ്രഹ്മവിഷയ ഇതി വിശേഷം. വിശേഷം എന്ന് വെച്ചാൽ വ്യത്യാസം. രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഈ എന്തു ഇതുവരെ വർണ്ണിച്ചത് എവിടെ? വിവക്ഷിത ഗുണ ഉപദേശിച്ച എന്നുള്ള സൂത്രത്തിൽ വിവക്ഷിതമായ ഗുണങ്ങൾ, ഉപാധേയമായ ഗുണങ്ങൾ അതിനെ സ്വീകരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞത് ഉപാസന. അതെന്താണ്? മനോമയ പ്രാണശരീര, മനോമയനാണ്, പ്രാണശരീരനാണ് എന്നെല്ലാം പറഞ്ഞത് സഗുണ ബ്രഹ്മവിഷയ. ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഉപാധികൾ. ആ ഉപാധികളാണ് ഇവിടെ സർവജ്ഞത്വം, സർവ സങ്കല്പത്വം എന്നൊക്കെ പറഞ്ഞ ഇവിടെ ഗുണമെന്ന് പറഞ്ഞ ഉപാധി എന്നർത്ഥം. സഗുണം എന്ന് പറഞ്ഞാൽ ഉപാധിയോടു കൂടിയത്. ഗുണേഹി സഹ വർത്തതേ ഇതി സഗുണ. ഗുണങ്ങളോട് കൂടി സ്ഥിതി ചെയ്യുന്നത് സഗുണം. ആ സഗുണമായിരിക്കുന്ന എന്താണ്? ഇവിടെ പറയുന്നത് സഗുണബ്രഹ്മം, ഉപാധികളോടുകൂടിയിരിക്കുന്ന ബ്രഹ്മം. തദ്വിഷയമാണെന്ത്? ഇവിടുത്തെ ഉപാസന. ധ്യാനം. അപ്പോൾ അങ്ങനെ ധ്യാനത്തിന് വേണ്ടി നാനാ ഗുണങ്ങളോടുകൂടി അതിനെ ശ്രുതി തന്നെ നിർദ്ദേശിച്ചിരിക്കുന്നു. അത് വ്യത്യാസം. മറിച്ചാണെങ്കിലോ അപ്രാണോ ഹ്യമനാശുഭ്ര എന്നിങ്ങനെ ജ്ഞേയമായ തത്വത്തെ നിർദ്ദേശിച്ചിരിക്കുന്നു. അപ്പൊ ശ്രുതിയുടെ മുഖ്യമായ താല്പര്യം എന്താണ്? അജ്ഞേയമായ തത്വത്തിലാണ് ശ്രുതി ആവശ്യപ്പെടുന്നത്. അതിനെ അറിയുക, തത്വമസി അഹം ബ്രഹ്മാസ്മി തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം അതിനെ ജ്ഞേയമായി നിർദ്ദേശിക്കുകയാണ്. തസൃഷ്ടുവ തദൈവ അനുപ്രാവശ്യത് എന്ന് തുടങ്ങി അറിയാൻ വേണ്ടി ഉപദേശിക്കുകയാണ്. അത് ഉപദേശിക്കുമ്പോൾ ഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് അവിടെ 9 തവണ ഉപദേശിച്ചു. നവവാരം തത്വമസി തത്വമസി ആവർത്തിച്ച് ആവർത്തിച്ച് അവിടെ ശ്രവണ മനനങ്ങളിലൂടെ അത് രണ്ടും രണ്ടാണ്. ശ്രവണ മനനങ്ങളിലൂടെ അതിനെ നിശ്ചയിക്കുക, വിചാരത്തിലൂടെ അതിനെ നിശ്ചയിക്കുക. അതിനും കഴിയാതെ വരുമ്പോൾ പിന്നെ എന്താണ്, ഏത് ഗുണങ്ങളോടുകൂടിയാണോ അതിനെ നിർദ്ദേശിച്ചത് ആ ഗുണങ്ങൾക്ക് വിഷയമാക്കി ആ ഗുണങ്ങളെ വിഷയമാക്കി അതിനെ ധ്യാനിക്കുക. ആ ധ്യാനവും എന്ത് ചെയ്യുന്നു? പരമ്പരയായി അവിടെയാണ് പറയുന്നത്, അങ്ങനെ ധ്യാനിക്കുന്നവന് ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകുന്നു. അത് ഉപാസകനായി പറയുന്ന അനുഗ്രഹം ഉണ്ടാകുന്നു, അനുഗ്രഹിച്ച്. അപ്പൊ ഈശ്വര അനുഗ്രഹം ഇവിടെ ആവശ്യമെന്ന് പറയുമ്പോൾ അത് പലരും സംശയിക്കുന്നു. ഈശ്വര അനുഗ്രഹം എന്ന് പറയുമ്പോൾ ഈശ്വരാനുഗ്രഹം മാത്രം മതിയോ? മതി, മാത്രം മതി, വേറൊന്നും വേണ്ട. മാത്രം മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഊണ് കഴിച്ചു ഉറങ്ങിയ ബാക്കി ഈശ്വരൻ നോക്കിക്കൊള്ളൂ എന്നാണോ? അതല്ല മാത്രമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഈശ്വരാനുഗ്രഹം മാത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ പറഞ്ഞിരിക്കുന്നു വേദം എന്ന് പറയുന്നത് ഈശ്വരന്റെ നിശ്വാസം പോലെ എന്നാണ്, നിർഗമിച്ചതെന്ന്. അതാ അതേ വേദമാണ് ഈശ്വര ഉപാസന വെളിപ്പെടുത്തുന്നത്. അതേ വേദം തന്നെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്, ഈശ്വര അനുഗ്രഹം ആവശ്യമാണ്. അപ്പോൾ അതേ വേദം വെളിപ്പെടുത്തിയ ഒരു ഭാഗം മാത്രം സ്വീകരിക്കാൻ പാടാ എന്ന് പറഞ്ഞു. ഒന്നിൻ്റെ ഒരു ഭാഗം മാത്രം സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് അർദ്ധജരതീയ ന്യായം എന്ന് പറയും, ദോഷം വരും. അതങ്ങനെയല്ല. അത് അവിടെ നിർദ്ദേശിക്കുന്നു ഉപാസന. ഉപാസകൻ അവൻ്റെ ഉപാസന ശരിയായി അനുഷ്ഠിച്ചാൽ അവൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രയത്നങ്ങളെല്ലാം അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഈശ്വര അനുഗ്രഹം കൊണ്ട് അവനിൽ ഈ ബോധം ഉണ്ടാകുമെന്നാണ്. അതിന് എന്തൊക്കെയാണോ വേദം നിർദ്ദേശിച്ചിരിക്കുന്നത് അതെല്ലാം അനുഷ്ഠിക്കേണ്ടി വരും. ഈശ്വര അനുഗ്രഹം എന്ന് പറയുമ്പോൾ ബാക്കിയെല്ലാം വിട്ടുകഴിഞ്ഞാൽ ഈശ്വരൻ പിന്നീട് അനുഗ്രഹിച്ചോളൂ എന്നുള്ളത്. അത് അലസന്മാരുടെ വാദമാണ്, മടിയന്മാരുടെയും മൂഢന്മാരുടെയും ചിന്താഗതിയാണെന്ത്? ഈശ്വരൻ്റെ അനുഗ്രഹം മാത്രം മതി, വേറൊന്നും വേണ്ട. അത് ഈശ്വരൻ അംഗീകരിച്ച കാര്യമല്ല, അല്ലെങ്കിൽ ശ്രുതി അംഗീകരിച്ച കാര്യം. മറ്റുള്ള എല്ലാ ഒരുവനിൽ പൂർണ്ണമാകുമ്പോൾ അതിൻ്റെ ഭാഗമായി അവനിൽ ഈശ്വരാനുഗ്രഹം സംഭവിക്കും, അല്ലാതെ സംഭവിക്കത്തില്ല. അല്ലാതെ സ്വയം കരുതരുത് തന്നെ പോലെ ഒരു വിഡ്ഢിയാണ് ഈശ്വരൻ, അങ്ങനെ ചിന്തിച്ചു കളയരുത്. എന്നുവെച്ചാൽ ഈശ്വരനെ പറ്റിക്കാം, താനൊന്നും ചെയ്യുന്നില്ല, അവസാനം ഈശ്വരൻ വന്ന് അനുഗ്രഹിക്കും. അങ്ങനെ അത് മൂഢന്മാരുടെ ചിന്തയാണ്. ഈശ്വരനെ സംബന്ധിച്ച് ഗുരുവിനെ സംബന്ധിച്ച് ചിലർക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്, തനൊന്നും ചെയ്യേണ്ട, അവസാനം ഒരു സുപ്രഭാതത്തിൽ ഗുരു അനുഗ്രഹിക്കും, എല്ലാം ശരിയാകുന്നു. എന്നുവെച്ചാൽ അവൻ കരുതുന്നത് തന്നെ പോലെ തന്നെ ഒരു പരമവഡ്ഡിയാണ് ഗുരു എന്നാണ് അവൻ കരുതുന്നത്. അവനെ രക്ഷപ്പെടുത്താൻ ഗുരു വിചാരിച്ചാൽ ഈ ജന്മത്തിൽ സാധ്യമല്ല, പിന്നെ പല ജന്മങ്ങൾ വേണ്ടി വരും. എന്തുകൊണ്ട്? അവിടെ ശ്രുതി എന്ന് പറയുന്നത് ഗുരുവിൻ്റെ വാക്കാണ്. അപ്പോൾ ഗുരുവിൻ്റെ വാക്കിനനുസരിച്ചുള്ള പ്രവൃത്തികൾ അതെല്ലാം പൂർണ്ണമാകുമ്പോൾ മാത്രമേ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവും. അതുതന്നെയാണ് ഈശ്വരൻ്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ ഉപാസന ആവശ്യമാണ്. അതിനുവേണ്ടി ഇവിടെ സത്യസങ്കല്പാദി ഗുണങ്ങളെ നിർദ്ദേശിച്ചിരിക്കുന്നു. പിന്നെ തത്വജ്ഞാനം അത് വേറെ രണ്ട് കാര്യങ്ങൾ ഇവിടെ ഭാഷ്യകാരം വ്യക്തമാക്കിയിരിക്കുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി ശ്രീ ഗുരുഭ്യോ നമഃ.